പത്മാധരം ചതുർത്ഥപാദം ഒന്നാധികനൊന്നാം സൂത്രം ആനുമാനികം അപി ഏകേഷാം ഇതി ചേർന്ന ശരീരരൂപ വിന്യസ്തഗൃഹീതേർ ദർശയിച്ച ജഗത് കാരണം പ്രധാനമാണ്. അതിന് കാഠകശ്രുതി പ്രമാണമാണെന്ന് പൂർവോക്ഷ സിദ്ധാന്തമായി നിഷേധിക്കുന്നു. മഹതപരം അവ്യക്തം അവ്യക്താത്വശ്വപര അവിടെ മഹത്ത് അവ്യക്തം പുരുഷ ഈ മൂന്ന് ശബ്ദങ്ങൾ സാങ്കേസ്മൃതിയിൽ പറയുന്ന കാര്യങ്ങളാണ് എന്നാണ് സാങ്കന്മാർ പറയുന്നത്. അവിടെ അവ്യക്തം എന്ന് പറഞ്ഞത് സാങ്കേസ്മൃതിയിൽ പറയുന്നതാണ്. അവിടെ എന്താണ്? അവിടെ പ്രധാനമെന്ന് പറയും. അതിനാണ് ഇവിടെ അവ്യക്തം എന്ന് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് പ്രധാനമാണ് ജഗത്തിന് കാരണം എന്നുള്ളതിന് പ്രമാണമുണ്ട് ശ്രുതി. അതിന് നിഷേധിക്കുന്നത് ശരിയല്ല. ശ്രുതിയിൽ അവ്യക്തമെന്ന് പറയുന്നുണ്ട്, പക്ഷേ നിങ്ങൾ പറയുന്ന ആ പ്രധാനം അവിടെ എങ്ങനെയാണോ അതിനെ വിശദീകരിക്കുന്നത് അതുപോലെയല്ല ശ്രുതി പറയുന്നു. അതിനഹ്യത്ര യാദൃശം സ്മൃതിപ്രസിദ്ധം സ്വതന്ത്രം കാരണം ത്രിഗുണം പ്രധാനം താദൃശം പ്രതിഭിജ്ഞായതെ. സ്മൃതിയിൽ പറയുന്ന സ്വതന്ത്രമായ കാരണം പ്രധാനം അതാണ് ഇവിടെ ശ്രുതിയിൽ പറയുന്ന അവ്യക്തമാണ് എന്ന് തിരിച്ചറിയാൻ കഴിയില്ല. ശബ്ദമാത്രം ഹി അത്ര അവ്യക്തം ഇനി പ്രതിഭിജ്ഞായതെ. ഒരു കാര്യം ശരിയാണ്, ശ്രുതിയിൽ അവ്യക്തം എന്ന് പറയുന്ന ശബ്ദമാണ്. ഇവിടെയാണ് ഈ തർക്കവിതർക്കങ്ങളെല്ലാം വരുന്നത്. ഇവിടെ ഒരു അവ്യക്തം എന്ന് പറയുന്ന ഒരു ശബ്ദം കണ്ടു, ശ്രുതിയാണ്. സംഖ്യന്മാർ പറയുന്നു അവ്യക്തം എന്ന് പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ പറയുന്ന പ്രധാനമാണ്. അവ്യക്താത് പുരുഷ പര, അതിനപ്പുറം പുരുഷ പ്രധാനമാണ് സൃഷ്ടി. ശ്രുതിയെ പ്രമാണമായി ഞങ്ങൾ സ്വീകരിക്കുന്നു എന്ന് പറയുന്നു. ഇവിടെ അദ്വൈതി പറയുന്നു ശരിയാണ്, അവ്യക്തം എന്ന് പറയുന്ന ശബ്ദം ഇവിടെയുണ്ട്, സ്വീകരിക്കാം. പക്ഷേ അത് നിങ്ങൾ പറയുന്ന പ്രധാനമല്ല. ഇവിടെയെല്ലാം ഈ വ്യത്യാസം വരുന്നത് എവിടെയാണ്? ശ്രുതിയിലല്ല, ശ്രുതി എന്ന് പറയുന്ന ശബ്ദത്തിലല്ല, പിന്നെ അതിന്റെ വ്യാഖ്യാനം കൊണ്ടാണ്. ശ്രുതി പ്രമാണമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാലാണ്, സംഖ്യന്മാർക്കാണ്, അദ്വൈതിക്കുമാണ്. പിന്നെന്താ നിങ്ങൾ രണ്ട് അഭിപ്രായം? ശ്രുതിയെ രണ്ടു തരത്തിൽ വ്യാഖ്യാനിക്കുന്നു. എന്താ അങ്ങനെ രണ്ടു തരത്തിൽ വ്യാഖ്യാനിക്കാൻ കാരണം? അത് വ്യാഖ്യാനിക്കുന്നവരുടെ സവിശേഷതകൾ. വ്യാഖ്യാനിക്കുന്നവർ എങ്ങനെ അതിനെ അവിടെ കണ്ടെത്തുന്നു, അതിൽ നിന്ന് എന്തർത്ഥത്തെ കണ്ടെത്തുന്നു, ആ അർത്ഥത്തെ കണ്ടെത്തുന്നതിനുള്ള അവരുടെ സാമർഥ്യം, അറിവ്, പാണ്ഡിത്യം, അവരുടെ മറ്റ് കഴിവുകൾ, അതിനൊക്കെ ഒരുപാട് കാര്യങ്ങൾ സ്വാധീനിക്കും. കാലം പോലും സ്വാധീനിക്കും. ഇന്നിപ്പോൾ ഒരാൾ ശ്രുതിയെ വ്യാഖ്യാനിക്കുമ്പം ഇന്നത്തെ അറിവനുസരിച്ച് വ്യാഖ്യാനിക്കും, അവിടെ ഇതൊന്നും ആയിരിക്കില്ല. ഇപ്പൊ ശ്രുതി എന്ന് ആവർത്തിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല, വ്യാഖ്യാനിക്കുന്നതിൻ്റെ ഇതനുസരിച്ചിട്ടാണ്. ശ്രുതിയുടെ ലഭ്യമായ ഏറ്റവും പ്രാചീനമായ വ്യാഖ്യാനമാണ് നിരുക്തം എന്ന് പറയുന്നത്. യാസ്കന്റെ അന്ന് യാസ്കൻ കണ്ട അർത്ഥങ്ങൾ അല്ല പിൽക്കാലത്ത് വന്നവർ കണ്ടത്. പിൽക്കാലത്ത് വന്നവരെല്ലാം ശ്രുതിയെ വ്യാഖ്യാനിക്കുമ്പോൾ യാസ്കനെ സ്വീകരിച്ചിട്ടുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെയും സൗകര്യം പോലെയാണ്. അവരവരുടെ സിദ്ധാന്തത്തെ ഓരോരുത്തർക്കും അവരവരുടെ സിദ്ധാന്തം, അതിനെ വ്യാഖ്യാനിക്കുന്നതിന് വ്യാസ്കന്റെ വ്യാഖ്യാനം അനുകൂലമാണെങ്കിൽ അവരെ സ്വീകരിക്കും, അല്ലെങ്കിൽ സ്വന്തമായി വ്യാഖ്യാനിക്കും. വിശ്രുതി എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? അപ്പോൾ ഇന്ന് വ്യാഖ്യാനിക്കുന്നവരോ അവരുടെ കാഴ്ചപ്പാടനുസരിച്ച് വ്യാഖ്യാനിക്കും. അപ്പോൾ ഇന്ന കാര്യം ശ്രുതി പറഞ്ഞിട്ടുണ്ട്, ശ്രുതി പ്രമാണമാണെന്ന് പറഞ്ഞു. ശ്രുതി ശ്രുതി എന്ന് പറയുന്ന കാര്യമില്ല, താനതിനെന്തർത്ഥം കൽപ്പിക്കുന്നു അതിനാണ് പ്രാധാന്യം. ഇന്നിപ്പോൾ ഇവിടെ അദ്വൈതി പറയുന്നു ഈ അർത്ഥമൊന്നും യാസ്കം കണ്ടില്ല, ശ്രുതിയിൽ കണ്ടിരുന്നെങ്കിൽ ഇതെല്ലാം അന്ന് തന്നെ വെളിപ്പെട്ടു. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഗൗ എന്ന് പറയുന്ന ശബ്ദം, ഗു എന്ന് പറയുന്ന ശബ്ദം നോക്കറിയ എല്ലാത്തിനും അതിൻ്റെ അർത്ഥം പൃഥിവി എന്നതാണ്. പക്ഷെ ഈ അർത്ഥം നിരുക്തം പഠിച്ചവനെ അറിയാവൂ. അല്ലാത്തവൻ ഗോ എന്ന് പറഞ്ഞ പശു, നമ്മുടെ പശു എന്നുള്ള അർത്ഥം കൊടുക്കും. പക്ഷെ നിരുക്തകാരൻ പറയുന്ന ഗോ ശബ്ദത്തിന്റെ മുഖ്യമായ അർത്ഥം എന്ന് പറയുന്നത് എന്താണ്? പൃഥ്വി എന്നാണ്. അതാണ് അവിടുത്തെ മുഖ്യമായ അർത്ഥം. അപ്പൊ ഇന്ന് ആൾക്കാർ വേദത്തിൽ പറഞ്ഞിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു കിടന്ന് ബഹളം ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അത് ഗൗ എന്ന് പറയുന്നതിന് പൃഥ്വി എന്നുള്ള ഒരു അർത്ഥം എടുക്കുകയാണെങ്കിൽ എന്തായിരിക്കും? അല്ല, അതിന് പശു എന്നാണ് ഒരു അർത്ഥം എടുക്കുകയാണെങ്കിൽ എന്തായിരിക്കും? പശു എന്നുള്ള അർത്ഥം ഉണ്ടോ അവിടെ? പക്ഷെ അത് രണ്ടാമതേ ഉള്ളൂ. മുഖ്യമായ അർത്ഥം വരുന്നത് ഗൗ എന്ന് പറഞ്ഞാൽ പൃഥ്വി എന്നാണ്. അത് കഴിഞ്ഞ പശു എന്നുള്ള അർത്ഥം വരുന്നുണ്ട്. ഇന്ന് പറയുന്ന ആ വേദത്തിൽ അങ്ങനെ പറഞ്ഞിരിക്കുന്നു, പശുവിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞിരിക്കുന്നു, ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് ഇന്ന ആൾക്കാർ ബഹളം ഉണ്ടാക്കുന്നു. അപ്പോൾ അത് വേദത്തെ ഇവൻ വ്യാഖ്യാനിച്ച അനുസരിച്ചിട്ടാണ് ഈ ബഹളങ്ങളെല്ലാം ഉണ്ടാക്കുന്നത്. കാലം മാറുന്നതിനനുസരിച്ച് ഓരോന്നിനും പ്രാധാന്യം വരും, പിന്നെ അർത്ഥവ്യത്യാസം. അതുകൊണ്ട് ശ്രുതി ശ്രുതി എന്ന് പറയുന്ന കാര്യമില്ല, വേദം അങ്ങനെയാണ്, വേദം നമുക്ക് പ്രമാണമാണ്, വേദത്തിൽ പറഞ്ഞിരിക്കുന്നു, അതല്ല അതെങ്ങനെ വ്യാഖ്യാനിക്കുന്നു എന്നുള്ളതാണ്, പിന്നെ അതിനെ എങ്ങനെ പ്രമാണമായി സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. ആത്യന്തികമായി ഇതൊക്കെ എങ്ങനെ വരും, ഇതൊക്കെ ഓരോ വ്യക്തികളുടെ അറിവും ആ വ്യക്തിയുടെ താല്പര്യവും എല്ലാം അതി വരും. എനിക്കൊരു താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ അതിനനുസരിച്ച് വ്യാഖ്യാനിക്കും. ഇനി പ്രത്യേകിച്ച് താല്പര്യമൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ എൻ്റെ അറിവ് വിവേകം അനുസരിച്ച് ഞാൻ വ്യാഖ്യാനിക്കും. അനുഭവം എന്ന് പറയുന്നു, ഓരോരുത്തരുടെ അനുഭവം അനുസരിച്ച് വ്യാഖ്യാനിക്കും. അനുഭവം എല്ലാവർക്കും ഒരുപോലെ അല്ല. അത് തന്നെയാണ് ഇവിടെയും ഇപ്പൊ ഈ ചർച്ച, അത് തന്നെയാണ് സംഗീതന്മാർ പറയുന്നത്, ശ്രുതി പ്രമാണമാണ്. ശരി, ആയിക്കോട്ടെ, അവിടെ അവ്യക്ത ശബ്ദമുണ്ട്, അത് പ്രധാനമാണ്. അദ്വൈതി പറയുന്നു അവ്യക്ത ശബ്ദമുണ്ട്, ശരിയാണ്, അത് ശ്രുതിയാണ്. പക്ഷെ എന്റെ വ്യാഖ്യാനം നിങ്ങൾ പറയുന്നതല്ല, അങ്ങനെ ശബ്ദം മാത്രം ഹി അത്ര അവ്യക്തമെങ്കിൽ പ്രത്യേകിച്ച് ശബ്ദം അവിടെയുണ്ട്, അത് നിങ്ങൾ സമ്മതിക്കാം. പക്ഷെ നിങ്ങൾ പറയുന്ന അർത്ഥമൊന്നും അല്ല. സജ ശബ്ദോ എന്ന വ്യക്തം അവ്യക്തമിതി യോഗികത്വാ അന്യസ്മിന്നപി സൂക്ഷ്മേ സുദുർലക്ഷ്യേ ച പ്രയുജ്യത്തെ നച്ചായം കസ്മിൻചിത് രൂഢഃ. പറയുന്നു അവ്യക്തം എന്ന് പറഞ്ഞാൽ എന്താണ്? അവ്യക്തം അവ്യക്തം, എൻ്റെ അർത്ഥം ആർക്കും മനസ്സിലാവും. വ്യക്തമല്ലാത്തതെന്തോ അത് അവ്യക്തം. അപ്പം അവ്യക്തമായിരിക്കുന്ന ഏതിനും പറയാം അവ്യക്തം എന്ന്. അത് പ്രധാനം തന്നെ ആവണമെന്നുണ്ട്. എന്താ കാര്യം? ഇപ്പോ സംഖ്യൻ പറയുകയല്ല, അവ്യക്തം എന്ന് പറഞ്ഞാൽ പ്രധാനമാണ്. എന്തുകൊണ്ട്? അത് അവിടെ രൂഢമാണ്. രൂഢം എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ താല്പര്യം? മേശ എന്ന് പറയുന്ന ശബ്ദം ഈ വസ്തുവിൽ രൂഢമാണ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം, ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും മേശ എന്ന് പറയുന്ന ശബ്ദം ഈ വസ്തുവിലാണ് ഉപയോഗിക്കുന്നത്. ഈ വസ്തുവിനെ അറിയാനും അറിയിക്കാനും വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നതാണ് രൂഢം എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ ലോകപ്രസിദ്ധി. അതങ്ങനെ പ്രസിദ്ധമായിരിക്കുന്നു. ആന എന്ന് പറയുന്ന ശബ്ദം ഒരു ജീവിയിൽ രൂഢമാണെന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാവരും ആന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ശബ്ദം കൊണ്ട് ആ ജീവിയെ ഗ്രഹിക്കുന്നുള്ളൂ, കുതിരയെ ഗ്രഹിക്കുന്നില്ല. അങ്ങനെ ലോകത്തിൽ ഒരു ശബ്ദം പ്രസിദ്ധമായിരിക്കുന്നതിനാണ് പറയുന്നത് രൂഢി എന്ന് പറയുന്നത്. അതങ്ങനെ ആയിപ്പോയി, ഇനി മാറ്റാൻ പറ്റത്തില്ല. മിക്കവാറും സ്വപ്നാ ശബ്ദങ്ങളെല്ലാം അങ്ങനെയാണ്. നമ്മളിനി അത് മാറ്റണമെന്ന് വിചാരിച്ചാൽ മറ്റുള്ളവർക്ക് അത് മനസ്സിലാകത്തില്ല. ഇപ്പം ആന എന്ന് പറയുന്നതിന് പകരം നമ്മൾ എക്സ് എന്നൊരു പേരിട്ട് എത്ര പേർക്ക് മനസ്സിലാകും? ഒരു ശബ്ദ രൂഢമായാൽ പിന്നെ അത് മാറ്റാൻ പറ്റത്തില്ല, കാരണം അതെല്ലാവർക്കും പരിചയമായി കഴിഞ്ഞു. സംഖ്യന്മാർ പറയുന്നത് അവ്യക്തം എന്ന് പറയുന്ന ശബ്ദ രൂഢ ശബ്ദമാണ്. ഇവിടെ ലോകത്തിലെല്ലായിടത്തും അവ്യക്തം എന്ന് വെച്ചാൽ പ്രധാനമാണ്. ഭാഷകാരം പറയുന്നു അത് ശരിയല്ല. എന്തുകൊണ്ടല്ല അവ്യക്തം എന്ന് പറഞ്ഞാൽ ആർക്കും മനസ്സിലാവും, വ്യക്തമല്ലാത്തതെന്തോ അത് അവ്യക്തം. അത് എവിടെയും പ്രയോഗിക്കും. നമ്മളിപ്പോ ഏത് വിഷയത്തെ കുറിച്ചും പറയുമല്ലോ, ആ അത് വ്യക്തമാണ്, അതെനിക്ക് വ്യക്തമല്ല. ഇത് ഏത് കാര്യത്തിനും പറയാം. രൂഢമായ ഒന്നല്ല എന്നർത്ഥം. എന്ന് വെച്ചാൽ ആ ശബ്ദം ഒന്നിലേ പ്രയോഗിക്കാവുന്നില്ല. ഗജഹ എന്ന് പറയുന്ന ശബ്ദം ഒന്നിലേ പ്രയോഗിക്കാവും, അശ്വത്തിൽ പ്രയോഗിക്കാൻ പാടില്ല. അതുപോലെയല്ല അവ്യക്ത ശബ്ദം. എന്തുകൊണ്ട്? ഗജ എന്ന് പറയുന്നത് ഒരു സംജ്ഞയാണ്, ഒരു പേരാണ്. അതുപോലെ അല്ലെന്നാണ്, ആണെന്നാണ് സംഖ്യന്മാർ പറയുന്നത്. എന്നുവെച്ചാൽ എങ്ങനെ ഈ ശബ്ദങ്ങളിൽ നിന്ന് അർത്ഥങ്ങൾ വരുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ചർച്ച ചെയ്യുന്നത്. സജ ശബ്ദം അവ്യക്തം അവ്യക്തം ഇതി യൗഗികത്വ, അത് യൗഗികമാണ്. അതിന് അവയവ അർത്ഥമുണ്ട്. അവയവ അർത്ഥം ഉണ്ടെന്ന് പറഞ്ഞാൽ എന്താണോ എന്റെ താല്പര്യം, ആ ശബ്ദത്തിന്റെ അർത്ഥം എന്താണെന്ന് ചിന്തിക്കുമ്പോൾ ആ ശബ്ദം പലതിലും പ്രയോഗിക്കാം. അല്ല, ഒന്നിന് മാത്രമല്ല അത്. എന്നാൽ വ്യക്തം അവ്യക്തം എന്ന് പറഞ്ഞാൽ അവ്യക്തമായ ഏതിനും അത് ഉപയോഗിക്കാം. അതാണ് യോഗികം എന്ന് പറയുന്നത്. യോഗികത്വ അന്യസ്മിന്നവി സൂക്ഷ്മേ, അന്യ വസ്തുക്കളിൽ സൂക്ഷ്മമായിരിക്കുന്ന. ഇപ്പോൾ പരമാണുവിനെ കുറിച്ച് പറയുന്നത് അവ്യക്തമാണ്. ഒരാളൊരു കാര്യം പറഞ്ഞ് നോക്കും, മനസ്സിലായില്ല, നമ്മൾ പറയുന്നത് അവ്യക്തമാണ്. അങ്ങനെ സൂക്ഷ്മമായിരിക്കുന്ന സുദർലക്ഷ്യ, ഗ്രഹിക്കാൻ പ്രയാസമുള്ള, ദുർലക്ഷ്യമായിരിക്കുന്നു, ഗ്രഹിക്കുന്നതിന് പ്രയാസം. പ്രയുജ്യതേ എന്നുവെച്ചാൽ അയം കസ്മിൻചിത് രൂഢ, അത് ഒരിടത്തും രൂഢമായ കാര്യമല്ല. ഈ രൂഢി, യോഗികം തുടങ്ങിയുള്ള ഈ ശബ്ദങ്ങളെക്കുറിച്ച് പല ഭാഗങ്ങളിലും ചർച്ച വരുന്നുണ്ട്. എൻ്റെ താല്പര്യം ഇതാണ്. യാതോ പ്രധാനവാദിനാം രൂഢി സാത്യേഷാമേവ പാരിഭാഷികി സതി നവ്യഥാർത്ഥ നിരൂപണി കാരണഭാവം പ്രതിവിധി. സംഖ്യന്മാരത് അംഗീകരിക്കില്ല. അവർ പറയുന്നു, അവ്യക്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് രൂഢ ശബ്ദമാണ്, പ്രസിദ്ധമായ ശബ്ദം തന്നെ. ഭാഷകാരൻ പറയുന്നു, നിങ്ങൾ പറയുന്ന രൂഢി എന്ന് പറയുന്നത് എന്താണോ പ്രസിദ്ധമെന്ന് പറയുന്നത് നിങ്ങളുടെ ഇടയിൽ പ്രസിദ്ധമാണ്. എന്നുവെച്ചാൽ നിങ്ങളുടെ ശാസ്ത്രത്തിൽ, നിങ്ങളുടെ ശാസ്ത്രം പറയുന്നിടത്ത്, നിങ്ങളുടെ ശാസ്ത്രം പഠിക്കുന്നിടത്ത്, പഠിപ്പിക്കുന്നിടത്തെല്ലാം അവ്യക്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമെന്ന് ഗ്രഹിക്കും. അത് ഒരു ഗ്രൂപ്പിൻ്റെ ഇടയിൽ രൂഢമാണ്. അങ്ങനെ ചില ശബ്ദങ്ങളുണ്ടല്ലോ. ഇപ്പോൾ ഒരു ശബ്ദത്തിൽ നമ്മൾ ഇവിടെ ഇരുന്ന് പറയുന്ന ഒരർത്ഥമല്ല, കുറച്ചുകൂടി വടക്കോട്ട് പോയാൽ അർത്ഥം മാറും. അതൊരു വിഭാഗത്തിൻ്റെ ഇടയ്ക്ക് മാത്രം ഒരു അർത്ഥത്തിൽ ഒരു ശബ്ദം പ്രയോഗിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് പിന്നെ രൂഢമെന്ന് പറയാൻ പറ്റില്ല. രൂഢമാണെങ്കിൽ എന്ത് വേണം, എവിടെയെല്ലാം ആ ശബ്ദം പ്രയോഗിക്കുന്നു അവിടെയെല്ലാം ആ ശബ്ദം ഒരർത്ഥത്തിൽ തന്നെ പ്രയോഗിക്കും. ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഗുണം എന്ന് പറഞ്ഞു, അത് വൈയാകരണന്മാർ പറയുന്നു ആ ഏവോ പറയുന്നു. ഗുണമെന്ന് പറഞ്ഞാൽ ആ ഏവോ എന്ന് പറയുന്നതിൽ രൂഢമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറയും ബാക്കിയുള്ളവർ? പറയും അത് രൂഢമാണെന്ന്. നിങ്ങൾക്ക് പറയാം എവിടെ, നിങ്ങളുടെ ഇടയ്ക്ക്. വ്യാകരണ സമ്പ്രദായത്തിൽ അത് രൂഢമാണ് ഗുണമെന്ന് പറഞ്ഞു. പക്ഷേ ലോകത്തിൽ മുഴുവൻ അത് അർത്ഥത്തിലല്ല പ്രയോഗിക്കുന്നു. തർക്കികന്മാരുടെ അർത്ഥത്തിലല്ല പ്രയോഗിക്കുന്നു. അവർ പറയും ഞങ്ങളുടെ ഇടയ്ക്ക് ഇത് രൂഢം ഇങ്ങനെയാണ്. ലോകര് പറയും ഞങ്ങളുടെ ഇടയ്ക്ക് ഗുണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. അപ്പം അതിനെ അത്തരം സാങ്കേതിക ശബ്ദങ്ങൾ ഓരോ ശാസ്ത്രത്തിലും പ്രത്യേക അർത്ഥത്തിൽ പ്രയോഗിക്കുന്നുണ്ടെങ്കിൽ അത് അവിടെ രൂഢം. പൊതുവായി അതിനെ രൂഢം എന്ന് സ്വീകരിക്കാൻ കഴിയത്തില്ല, അംഗീകരിക്കാൻ കഴിയത്തില്ലെന്നാണ്. അതുകൊണ്ട് പറയുന്നു, യാതോ പ്രധാനവാദിനാം രൂഢി, പ്രധാനവാദികൾ സംഖ്യന്മാർ പറയുന്നു അത് രൂഢമാണ് എന്ന് പറയുന്നത് സത്യേഷാമേവ പാരിഭാഷിക, അത് ശരിയാണ്. അത് പാരിഭാഷികയാണെന്ന് പറഞ്ഞാൽ എന്താണോ, പാരിഭാഷികം എന്ന് വെച്ചാൽ അത് സാങ്കേതികം എന്നുവെച്ചാൽ ഇന്ന ശബ്ദം ഇന്ന അർത്ഥത്തിൽ പ്രയോഗിക്കണം എന്ന് നമ്മൾ ആദ്യം ഒരു സങ്കേത നിയമം ഉണ്ടാക്കി, ആ നിയമത്തിനനുസരിച്ച് പിന്നെ ആ ശബ്ദം പ്രയോഗിക്കുമ്പോൾ അതിന് സാങ്കേതികം അല്ലെങ്കിൽ പാരിഭാഷികമെന്ന് പറയും. ഉദാഹരണമായിട്ട് എന്താണോ അദ്ദേഹം ഗുണഹ എന്നൊരു നിയമം ഉണ്ടാക്കി, നിയമം ഉണ്ടാക്കിയതിന് ശേഷം അത് ആ ഏ ഓ എന്നുള്ള അർത്ഥത്തിൽ പ്രയോഗിക്കുന്നു ഗുണശം. അപ്പോൾ ഒരു സങ്കേതത്തെ ഒരു ശാസ്ത്രത്തിൽ ഒരു നിയമം നിർമ്മിച്ചിട്ട് ആ ശബ്ദത്തെ പ്രയോഗിക്കുകയാണെങ്കിൽ അത് ആ ശാസ്ത്രത്തിൽ പാരിഭാഷികം അല്ലെങ്കിൽ സാങ്കേതികം അല്ലെങ്കിൽ രൂഢം എന്നേ പറയാൻ പറ്റും. ലോകത്ത് മുഴുവനെങ്കിൽ പ്രയോഗിക്കാൻ പാടില്ല. അപ്പം നിങ്ങൾ ഒരു ശിഷ്യന്മാരും കൂടെ കൂടി ഇരുന്ന് ഈ ശബ്ദത്തിന് ഇന്ന അർത്ഥമാണെന്ന് തീരുമാനിച്ചിട്ട് ലോകം മുഴുവൻ അത് അംഗീകരിക്കണമെന്ന് പറഞ്ഞാൽ സാധ്യമല്ല. നമ്മൾ പറയുന്നത് എന്താണ്, സാ തേഷാമേവ പാരിഭാഷികി. അത് സാഖ്യന്മാർക്ക് പാരിഭാഷികമാണ് സതി. അതെന്താണ് എന്നാ വേദാർത്ഥ നിരൂപണി കാരണഭാവം പ്രതിപദ്ധതി. അതുകൊണ്ട് വേദാർത്ഥത്തെ നിരൂപണം ചെയ്യാൻ നിങ്ങൾ വരുമ്പെട്ടാൽ ഞങ്ങൾ അത് അംഗീകരിക്കത്തില്ല. നിങ്ങളുടെ ശാസ്ത്രത്തിലെ കാര്യങ്ങളൊക്കെ പ്രയോഗിക്കുന്നതിന് അത് പ്രയോഗിക്കാം, പക്ഷെ വേദാർത്ഥത്തെ നിങ്ങളുടെ പരിഭാഷകൾ അനുസരിച്ച് വ്യാഖ്യാനിച്ച ശരിയാവില്ല. ഗുണം എന്ന് വ്യാകരണത്തിൽ പറയുന്ന ഒരു കാര്യത്തിന് ആ ശബ്ദം അതിൻ്റെ അർത്ഥത്തെ വച്ചുകൊണ്ട് ലോകത്തിൽ ആരെങ്കിലും ഒരാൾ ഗുണമെന്ന് പറഞ്ഞാൽ അത് വ്യാഖ്യാനിക്കാൻ തുടങ്ങിയാൽ ശരിയാവത്തില്ല. അതൊരു ശാസ്ത്രത്തിൻ്റെ പാരിഭാഷിക ശബ്ദമാണ്. യഥാർത്ഥ നിർണയത്തിൽ നിങ്ങളുടെ പരിഭാഷ സ്വീകരിക്കാൻ പറ്റത്തില്ലെന്നാണ്. അതുകൊണ്ട് അവ്യക്തം എന്ന് പറയുന്ന ശബ്ദം, ഇത് പൊതുവായി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ പറയുന്നു. ഇങ്ങനെയുള്ള ശാസ്ത്രങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് പൊതുവായി അറിഞ്ഞിരിക്കുന്നു. പരിഭാഷികമായ ശബ്ദങ്ങൾ നിങ്ങളുടെ ശാസ്ത്രത്തിൽ മാത്രമേ ഉപയോഗിക്കാവൂ. വേദ താല്പര്യത്തെ നിർണയിക്കുന്നിടത്ത് അത് ഉപയോഗിക്കാൻ പാടില്ല. അതാണ് സതി എന്ന വേദാർത്ഥ നിരൂപണി കാരണഭാവം പ്രതിപദ്ധ്യം. എന്നുവെച്ചാൽ ക്രമം മാത്രം സാമാന്യ സമാനാർത്ഥ പ്രതിപത്തിർ ഭവതി പറയുന്നു. അത് വെറും ശബ്ദം കൊണ്ട് മാത്രം നിങ്ങൾ തീരുമാനിക്കണ്ട, ആ ക്രമം നോക്കുക. മഹതപരം അവ്യക്തം, അവ്യക്ത പുരുഷപര മഹത്തത്വം, അവ്യക്തതത്വം, അതിനപ്പുറം പുരുഷൻ. എന്നുള്ള ഈ ക്രമം വെച്ച് നോക്കിക്കഴിഞ്ഞാലും ശ്രുതി പറയുന്നത് ഞങ്ങൾ പറയുന്ന ക്രമമാണ്. എന്നുവെച്ചാൽ സാഖ്യന്മാർ ഈ ക്രമം തന്നെ പറയുന്നു. ഞങ്ങൾ പറയുന്ന ക്രമം ഇതുപോലെ പറയുന്നു, ഒരു പുരുഷൻ, പിന്നെ ഒരു പ്രകൃതി, പിന്നെ താഴോട്ട് മഹത്തത്വം, അഹന്തത്വം, ബുദ്ധി തന്മാത്രകൾ. ഇപ്പം ഞങ്ങളുടെ ശാസ്ത്രത്തിൽ പറയുന്ന ക്രമവും ഇവിടുത്തെ ക്രമവും ഒന്നും തന്നെ, അതുകൊണ്ട് പറയുന്ന ഒരു കാര്യം തന്നെയാണ്. അല്ലാതെ ഞങ്ങളുടെ ശാസ്ത്രത്തിൽ മാത്രം പ്രസിദ്ധമായൊരു കാര്യമുണ്ട് പറയുന്നു, ശ്രുതിയിലും ഇത് പ്രസിദ്ധമാണെന്നാണ്. അത് നിഷേധിക്കുന്നു, അത് ശരിയല്ല. എന്നുവെച്ചാൽ ക്രമം മാത്ര സാമാന്യ, നിങ്ങളുടെ ശാസ്ത്രത്തിലും ശ്രുതിയിലും ക്രമം തുല്യമായി കാണുന്നത് കൊണ്ട് സമാനാർത്ഥ പ്രതിപത്തിർ ഭവതി, തുല്യാർത്ഥ ജ്ഞാനം. പ്രതിപത്തി എന്ന് വെച്ചാൽ ജ്ഞാനം, സമാനാർത്ഥ പ്രതിപത്തി, തുല്യാർത്ഥ ജ്ഞാനം വരും. എന്നുവെച്ചാൽ ചേർക്കണം, നജഭവതി അങ്ങനെ സംഭവിക്കത്തില്ല, വരുമെന്ന് പൂർവക്ഷം വരില്ല. അസതി തദ്രൂപ പ്രതിവിജ്ഞാനേ. പക്ഷെ അതിന് അതാണ് ഇതെന്നുള്ള പ്രതിവിജ്ഞാനം ഉണ്ടെങ്കിൽ സമ്മതിക്കാം, അതില്ലെങ്കിൽ അത് സമ്മതിക്കാൻ പറ്റില്ല. ക്രമമുള്ളതുകൊണ്ട് മാത്രം പോരാ, ആ പറഞ്ഞതും ഈ പറഞ്ഞതും ഒന്ന് തന്നെ എന്നുള്ള പ്രത്യഭിജ്ഞാനം, അതാണിതെന്നുള്ള തിരിച്ചറിവാണ് പ്രത്യഭിജ്ഞാനം. ആ തദ്രൂപ പ്രത്യഭിജ്ഞാനം ഉണ്ടെങ്കിൽ ശ്രുതി പറയുന്ന അവ്യക്തവും നിങ്ങളുടെ ശാസ്ത്രത്തിൽ പറയുന്ന അവ്യക്തവും, ശ്രുതി പറയുന്ന മഹത്വം നിങ്ങളുടെ ശാസ്ത്രത്തിൽ പറയുന്ന മഹത്വം, ശ്രുതി പറയുന്ന പുരുഷനും നിങ്ങളുടെ ശാസ്ത്രത്തിൽ പറയുന്ന പുരുഷനും, ഇത് ഒന്ന് തന്നെ, അത് തന്നെ ഇത് എന്നുള്ള പ്രത്യഭിജ്ഞാനം ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുന്നത് ശരിയാണ്, അതില്ലെങ്കിൽ ശരിയാവില്ല എന്നാണ് നിങ്ങൾ പറയുന്നത്. നചക്രമമാത്ര സാമാന്യ സമാനാർത്ഥ പ്രതിപത്തിർഭവതി അസതി തദ്രൂപ പ്രത്യഭിജ്ഞാനേ. തദ്രൂപ പ്രതിവിജ്ഞാനമില്ലെങ്കിൽ നജ സംഭവതി എന്നാണ്. തദ്രൂപ പ്രതിവിജ്ഞാനം ഉണ്ടെങ്കിൽ സംഭവതി അങ്ങനെ അന്വയിക്കുന്നു. വിശദീകരിക്കുന്നു എന്താണ്, നഹി അശ്വസ്ഥാനേ ഗാംബശൻ അശ്വയമിതി അമൂഢോ അധ്യവസ്യതി. പറയുന്നു അശ്വം കുതിര അതിൻ്റെ സ്ഥാനത്ത് പശുവിനെ കണ്ടുകഴിഞ്ഞാൽ അതിൻ്റെ സ്ഥാനത്ത് കാണുന്നതുകൊണ്ട് മാത്രം പശുവിനെ കാണുമ്പോൾ ഒരാൾ കുതിരയാണ് ധരിക്കത്തില്ല. അങ്ങനെ ധരിക്കാൻ പറ്റത്തില്ല. പൂർവജ്ഞാതരൂപ അർത്ഥസ്യ സ്ഥാനി തദ്വിരുദ്ധ അർത്ഥജ്ഞാനേ സതി. നഹി തസ്യ ധീർ നാസ്തി. സ്ഥാനാത് തദ്രൂപ പ്രതിജ്ഞാനശങ്കായ അസത് അസതീത്യന്വയ നന്യോ വ്യത്യാസേന അതദ്രുപസ്യ തദ്രുപ വിരുദ്ധസ്യ പ്രതിവിജ്ഞാനെ. നേരത്തെ വ്യാഖ്യാനിച്ച കാര്യമാണ് പറയുന്നത്. ഒന്നിൻ്റെ രൂപത്തിന് വിരുദ്ധമായ ഒന്നിനെ കാണുകയും രണ്ടും ഒന്നാണെന്ന് പറയുകയും ചെയ്യുന്നത് എങ്ങനെ ശരിയാകും എന്നാണ്. ഒരു കാര്യം നമ്മൾ ഒരു സ്ഥലത്ത് മനസ്സിലാക്കി, എങ്ങനെ അശ്വത്തെ കണ്ടിട്ട് അശ്വമാണെന്ന് മനസ്സിലാക്കി, പിന്നീട് അവിടെ പശുവിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അങ്ങനെ നമ്മൾ മനസ്സിലാക്കിയത് കൊണ്ട് ഇതും അശ്വമാണെന്ന് ആരെങ്കിലും പറയും. ആണ് പൂർവജ്ഞാതരൂപാർത്ഥസ്ഥാനെ തദ്വിരുദ്ധാർത്ഥജ്ഞാനെ സതി. അങ്ങനെ ഒരാൾക്ക് ധരിക്കാൻ പറ്റില്ല. അപ്പൊ ശരിയാണ് നിങ്ങളുടെ ശാസ്ത്രത്തിൽ പറയുന്നുണ്ട് ക്രമത്തിൽ. മഹത്ത് അവ്യക്തം പുരുഷ അതേപോലെ തന്നെ അതിൻ്റെ സ്ഥാനത്തിൽ ശ്രുതിയിലും കാണുന്നുണ്ട്. മഹത് അവ്യക്തം പുരുഷൻ ആണ് ആ സ്ഥാനത്തിൽ കാണുന്നു എന്ന് പറയുന്നു. നിങ്ങൾ എവിടെയാണോ പ്രധാനം എന്നുള്ള ശബ്ദത്തെ പ്രയോഗിച്ചത് അവിടെ തന്നെ ശ്രുതിയിൽ ഇവിടെ അവ്യക്തം എന്ന് പറയുന്ന ശബ്ദത്തെ പ്രയോഗിച്ചിരിക്കുന്നു. അങ്ങനെ പുരുഷന് തൊട്ടു മുമ്പിൽ രണ്ടു ഒരേ സ്ഥാനത്തിലുണ്ട്. സംഖ്യന്മാർ പറഞ്ഞെന്താണ് പ്രധാന പുരുഷനെന്ന് പറഞ്ഞു. ശ്രുതി എന്ന് പറയുന്നു അവ്യക്തം പുരുഷൻ. ഒരേ സ്ഥാനത്ത് വന്നല്ലോ. അങ്ങനെ ഒരേ സ്ഥാനത്ത് വന്നിരിക്കുന്നത് കൊണ്ട് അവ്യക്തം എന്ന് പറയുന്നു പ്രധാനമാണ്. ശ്രുതി പറയുന്ന അവ്യക്തത്തിൻ്റെ അർത്ഥം ഞങ്ങൾ പറയുന്ന പ്രധാനമാണ് എന്ന് പറയുന്നത് ശരിയാകില്ലെന്നാണ്. പറയുന്നു പ്രകരണ നിരൂപണായാംസ അത്ര എന്ന പരികൽപ്പിതം പ്രധാനം പ്രതീതി പറയുന്നു. എന്തുകൊണ്ട് ഇവിടെ ഈ പ്രകരണത്തെ കുറിച്ച് ചർച്ച ചെയ്യുക? ഇതിന് ഒരു മീമാംസയുടെ പിന്തുണ കൂടെയുണ്ട്. മീമാംസയിൽ സ്ഥാനം പ്രകരണം തുടങ്ങിയ ചില പ്രമാണങ്ങളുണ്ട്. അതിനനുസരിച്ചുള്ള ചർച്ചകളാണ്. അത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് കൂടെ പറയുന്നത്. നമ്മളൊരു ലൗകികമായ യുക്തിക്കനുസരിച്ച് മനസ്സിലാക്കുന്നു എന്നേ ഉള്ളൂ. അങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ പിന്നെ അത് മീമാംസയിലെ ദൃഷ്ടാന്തങ്ങളിലൂടെയൊക്കെ വിശദീകരിക്കേണ്ടി വരും. അങ്ങനെ അല്ലാതെ നമ്മളിപ്പോൾ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. അതായത് ഒരു പ്രകടനത്തിൽ ഒരു ശബ്ദം കണ്ടുകഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥത്തെ മനസ്സിലാക്കുന്നതിന് ആ പ്രകരണത്തെക്കുറിച്ചുകൂടെ ചിന്തിക്കണം, എന്നാലേ ശരിയായ അർത്ഥം മനസ്സിലാകത്തുള്ളൂ. അതാണ് പ്രകരണ നിരൂപണമായ ആ പ്രകരണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അത്ര പരികൽപ്പിതം പ്രധാനം എന്ന പ്രതീതി. നിങ്ങൾ കൽപ്പിക്കുന്ന പ്രധാനം ഇവിടെ ഇല്ല. ഇവിടെ മഹതപര വ്യക്തം അവ്യക്താത്പുരുഷപര എന്ന് പറയുന്നിടത്തില്ല. ഏത് പ്രകരണം? ഈ ഉപനിഷത്തിലെ പ്രകരണങ്ങൾ നോക്കണം. അവിടെ എന്തിനെ കുറിച്ചാണ് പറയുന്നത്? മുമ്പും പിമ്പും എല്ലാം എന്തിനെ കുറിച്ചാണ് പറയുന്നത്? അത് പരിശോധിക്കുന്നു. എന്തുകൊണ്ട് വിശദീകരിക്കുന്നു? ശരീര രൂപക വിന്യസ്ത ഗ്രഹീതി. ഇവിടെ രൂപകം പ്രയോഗിച്ചിരിക്കുന്നു. പല ഭാഗത്ത് നമ്മൾ ചർച്ച ചെയ്താണ് ശരീര രൂപകം വളരെ പ്രസിദ്ധമായ കഠോപനിഷത്തിൽ. അതിനെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കുക. അത് ചിന്തിക്കുമ്പോൾ മനസ്സിലാകും നിങ്ങൾ പറയുന്ന കാര്യമുണ്ട് ഇവിടെ പറയുന്നത്. എന്താണ് ആ രൂപകം? ശരീരം ഹി അത്ര രഥ രൂപക വിന്യസ്തം അവ്യക്ത ശബ്ദേന പരിഗ്രഹിതേ. അപ്പൊ ആ രഥരൂപകത്തിൽ നിർദ്ദേശിച്ച ശരീരത്തെയാണ് ഇവിടെ അവ്യക്ത ശബ്ദം കൊണ്ട് ഗ്രഹിക്കേണ്ടത്. അല്ലാതെ നിങ്ങൾ പറയുന്ന പ്രധാനത്തിലെ എന്തുകൊണ്ട്? കാരണം ഒരു ശബ്ദത്തെ ആശ്രയിച്ച് ചിന്തിക്കുമ്പോൾ ആ സന്ദർഭം നോക്കണ്ടേ? നമ്മളിപ്പോൾ ഒരു കാര്യം പറയുന്നു, ഒരു തമാശ പറയുമ്പോൾ പറയുന്ന ഒരു കാര്യം ആ ശബ്ദത്തിൻ്റെ അർത്ഥമല്ല. അതേ കാര്യം ഗൗരവത്തിൽ പറയുമ്പോൾ വളരെ വിരുദ്ധമായ അർത്ഥം വരും. പക്ഷെ അതേ ശബ്ദം നമ്മൾ തമാശയായിട്ട് പറയുമ്പോൾ അവിടെ അർത്ഥം ഒരുപാട് മാറി. അത് ഗൗരവത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് തല്ലുകിട്ടുന്ന കാര്യമായിരിക്കും, പക്ഷെ തമാശ പറയുമ്പോൾ അത് വളരെ ലാഘവമായി. അതുകൊണ്ട് സന്ദർഭം എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. ഏതു തരത്തിലും വ്യാഖ്യാനിക്കും. സന്ദർഭത്തിൽ ശബ്ദം പ്രയോഗിക്കുമ്പോൾ വളരെ, കാരണം ഇതെല്ലാം ഏത് തരത്തിലും വ്യാഖ്യാനിച്ചെടുക്കാം. അപ്പം ഈ പ്രകരണം എന്ന് വെച്ചാൽ സന്ദർഭം, അല്ലെങ്കിൽ നമ്മുടെ നേതാക്കന്മാർക്കൊക്കെ പറ്റുന്ന അവർ ഓരോ അബദ്ധങ്ങൾ പിടിച്ച് പറയും ശബ്ദം, പിന്നെ മാപ്പ് പറയും ഞങ്ങൾ പറഞ്ഞ അങ്ങനെ അല്ല. ശരിയാണ്, അവർ ഉദ്ദേശിച്ച അർത്ഥമല്ല, പക്ഷേ സന്ദർഭം അനുസരിച്ച് എങ്ങനെയും വ്യാഖ്യാനിക്കാം, പിന്നെ മാപ്പ് പറയേണ്ടി വരും. അയ്യോ ഞങ്ങളതൊന്നും ഉദ്ദേശിച്ചല്ലേ പറഞ്ഞു. അത് പറയാതിരിക്കുകയാണ് ഭംഗി. പക്ഷെ ആവേശത്തിൽ സംസാരിക്കുമ്പോൾ നമ്മൾ പലപ്പോൾ എല്ലാവർക്കും പറ്റുന്ന കാര്യങ്ങളും മറന്നുപോകും. അതിന് വേറെ തരത്തിൽ വ്യാഖ്യാനിക്കാൻ ആളുണ്ടെങ്കിൽ സംഗതി കുഴപ്പമാകും. അതുപോലെ ഇവിടെ പറയുന്നു അവ്യക്തം എന്ന് പറയുന്ന ഒരു ശബ്ദം ഇത്തരല്ല കാര്യം. സന്ദർഭം നോക്കുക. ഇത് ലോകത്തിലും വേദത്തിലും ഒക്കെ ഒരുപോലെ തന്നെ. ഈ പറയുന്ന ഗുണവും ദോഷവുമല്ല. മീമാംസയുടെ നിയമമുണ്ട്. ഇവിടെ പറയും എന്താണ്? ഏഷ ലൗകികാഹ ശബ്ദാഹ പറയുന്നു. ഇവിടെ നമ്മൾ വേദം അതൊക്കെ ചർച്ച ചെയ്യുമ്പോഴും സാധാരണ ശബ്ദത്തിനെ സംബന്ധിച്ചൊരു നിയമമാണ്. എന്താണ് ലോകത്തിൽ അത് എന്തർത്ഥത്തിൽ പറയുന്നു അത് തന്നെയാണ്. അവിടെ നിന്ന് തന്നെയാണ് തുടങ്ങേണ്ടത്. വേദത്തിലും അത് തന്നെയാണ് അർത്ഥം, അത് തന്നെയാണ് ശബ്ദങ്ങൾ. അതിനെ അംഗീകരിച്ചുകൊണ്ടാണ് പിന്നെ അതിലെന്തെങ്കിലും കൂടുതൽ താല്പര്യമുണ്ടോ എന്നുള്ള കാര്യം ചിന്തിക്കേണ്ടത്. ആണ് ലൗകികമായ ശബ്ദങ്ങൾ എന്താണോ അത് തന്നെയാണ് വൈദിക ശബ്ദങ്ങൾ. ശബ്ദത്തിന് മാറ്റം വല്ലതും ഉണ്ടോ? പുരുഷ എന്ന് ലോകത്തിൽ പറയുന്നു. വേദത്തിൽ പറഞ്ഞാൽ ശബ്ദം അതാണല്ലോ പുരുഷ. ആനുപുറി, ആ സ്വരം, ആ വ്യഞ്ജനം എല്ലാമാണ് വരുന്നത്. ശബ്ദത്തിനൊന്നും അവിടെ മാറ്റമില്ല. ലോകത്തിലെ ശബ്ദങ്ങൾ തന്നെയാണ് വേദത്തിലും പ്രയോഗിച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ എന്താ ചെയ്യുന്നത്? അതിൻ്റെ പ്രകരണം, സ്ഥാനം, സമാഖ്യ, പ്രകരണം തുടങ്ങിയ നിയമങ്ങളെല്ലാം വൈദികന്മാർ അതനുസരിച്ച് പരിശോധിച്ച് ശുദ്ധ ലിംഗവാക്യ പ്രമാണങ്ങളെല്ലാം നോക്കി അതിൻ്റെ അർത്ഥം നിർണയിക്കുന്നു. ശബ്ദത്തിൽ മാറ്റമൊന്നുമില്ല. ഈ വ്യാഖ്യാനങ്ങളിലൊക്കെ വ്യത്യാസമുണ്ടെങ്കിലും ഓരോരുത്തരുടെയും, പക്ഷെ ആ അവർ വ്യാഖ്യാനിക്കുന്നവർ പരമാവധി അതിൻ്റെ നിയമങ്ങളെല്ലാം പരിശോധിച്ചിട്ടാണ് വ്യാഖ്യാനിക്കുന്നത്. അർത്ഥ വ്യത്യാസം വരാം, പക്ഷെ വെറുതെ എന്തെങ്കിലും മനസ്സിൽ തോന്നി അർത്ഥം പറയുകയല്ല, അവർ പരിശോധിക്കുന്നു. അതുകൊണ്ട് ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രകരണ സന്ദർഭം. സന്ദർഭം അനുസരിച്ച് വ്യാഖ്യാനിക്കണം, അതിൻ്റെ അർത്ഥത്തെ കണ്ടെത്തണം. അതിനിവിടെ രഥരൂപക കൽപ്പന ആ സന്ദർഭത്തിലാണ് പറയുന്നത്. ശരീരം ഹിയത്ര രഥരൂപക വിന്യസ്ത രഥരൂപകത്തിൽ നിർദ്ദേശിച്ച അവ്യക്തശബ്ദേന, അവ്യക്തശബ്ദം കൊണ്ട് ശരീരത്തെയാണ് ഗ്രഹിക്കുന്നത്. അവിടെ പരിശോധിച്ച് നോക്കാം നമുക്ക് കുതേ എന്തുകൊണ്ട് പ്രകരണാത് പരിശേഷാസ്ഥ. പ്രകരണം കൊണ്ടും പരിശേഷ ന്യായം അനുസരിച്ച് മറ്റൊന്നും അവിടെ എടുക്കാനില്ല, പരിശേഷ ന്യായം എന്ന് പറയുന്നു. മറ്റെന്തെങ്കിലും സാധ്യതകൾ ഉണ്ടോ എന്ന് പരിശോധിച്ച് ഇല്ല എന്ന് തീരുമാനിച്ച് എന്നാൽ പിന്നെ ഇത് തന്നെ എന്ന് തീരുമാനിക്കുന്നതാണ് പരിശേഷ ന്യായം. തഥാ ഹി അനന്തര അനതീതോ ഗ്രന്ഥ ആത്മശരീരാദീനാം രഥിരഥാദി രൂപകക്ലിപ്തിം ദർശയതി. തുടർന്നു വരുന്ന ഭാഗങ്ങൾ തൊട്ടു മുമ്പുള്ള ഭാഗത്ത്, തൊട്ടു മുമ്പുള്ള ഭാഗത്തിന് നോക്കിക്കഴിഞ്ഞാൽ എന്താണോ അനന്തരാതീത ഭാഗത്തിന് തൊട്ടടുത്ത് മുമ്പിൽ കാണുന്ന ഭാഗത്ത് ഉള്ള ആ ഭാഗം ആത്മശരീരാദീനാം, ആത്മാവ് ശരീരം തുടങ്ങിയ ഇവയെല്ലാം രഥി രഥാതിരൂപത കൃത്യം അവിടെ പറയുന്നുണ്ടല്ലോ. അടുത്ത മന്ത്രത്തിൽ ആത്മാനം രഥിനം വിദ്ധി ശരീരം രഥമേവ തു ബുദ്ധിം തു സാരഥിം വിദ്ധി മനഃപ്രഗ്രഹമേവ ച ഇന്ദ്രിയാണി ഹയാനാഹുർ വിഷയാൻ തേഷു ഗോചരാൻ ആത്മേന്ദ്രിയ മനോയുക്തം ഭോക്തി ത്യാഹുറും മനീഷണയും. ഇവിടെ ഓരോന്നിനെയും ഓരോന്നായിട്ട് കൽപ്പിക്കുന്നു, അതാണ് രൂപകം. രൂപകാലങ്കാരത്തിൽ പറഞ്ഞിരിക്കുന്നു ആത്മാനം, ആത്മാവാണ് അവിടെ രഥി, ശരീരം രഥമാണ്, ബുദ്ധിയാണ് സാരഥി, മനസ്സ് പ്രഗ്രഹമാണ്, കടിഞ്ഞാണാണ്, ഇന്ദ്രിയാണ് ഹായാണ്. ഇന്ദ്രിയങ്ങൾ കുതിരകളാണ്, വിഷയാണ് വഴിയാണ്, ആത്മ ഇന്ദ്രിയ മനോ യുക്തം ഭോക്ത ആത്മാവ് മനസ്സ് ഇന്ദ്രിയം. ഇതിൻ്റെ സംഘാതം അതാണ് ഭോക്താവായിരിക്കുന്നത്. വളരെ മനോഹരമായി, വളരെ അർത്ഥവത്തായിട്ട് അതിനകത്തെല്ലാം വരും. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ബുദ്ധിയുടെയും എല്ലാ ആത്മീയതയുടെയും തത്വവും ഈ ഒരൊറ്റ രഥരൂപകത്തിൽ ഉൾക്കൊള്ളിച്ചു കഴിഞ്ഞു. അതിൻ്റെ പ്രയോജനവും അതിൻ്റെ ഫലവും എല്ലാ കാര്യങ്ങളും അത് ആത്മാവ് രഥമാണ് ശരീരം, ആത്മാവ് രഥിയാണ് ശരീരം രഥമാണ്, ഇങ്ങനെ പറയുകയല്ല. അതിനെക്കുറിച്ചൊരു വർണ്ണനേ അല്ല. അതിലൂടെ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും, മുക്തി പര്യന്തമുള്ള എല്ലാ കാര്യങ്ങളും അവിടെ പറഞ്ഞു കഴിഞ്ഞു. അനുഭവുന്നു തഥാ ഹി അനന്തരാതീതോ ഗ്രന്ഥ തൊട്ടു മുമ്പിൽ തന്നെ എന്താണ് ആത്മശരീരാദീനാം, ആത്മാവ് ശരീരം മനസ്സ് ഇന്ദ്രിയങ്ങൾ വിഷയങ്ങൾ ഇവയ്ക്കെല്ലാം എന്താണ് രഥിരഥാതിരൂപക ക്ലിപ്തിയും. ഒന്ന് രഥിയാണ്, മറ്റൊന്ന് രഥമാണ്, മറ്റൊന്ന് കുതിരയാണ്, മറ്റൊന്ന് കടിഞ്ഞാണാണ്, മറ്റൊന്ന് എന്നിങ്ങനെ അവിടെ വിശദീകരിക്കുന്നു. രഥിരഥാതിരൂപക ക്ലിപ്തിയും ദർശയതി ഇത് നമ്മൾ മുമ്പ് ചർച്ച ചെയ്തതാണ്. അപ്പൊ അതുകൂടെ നോക്കണം, സന്ദർഭത്തിൽ എന്ത് പറയുന്നു. അല്ലാതെ ഒരു വാക്യത്തെ ആ സന്ദർഭത്തിൽ നിന്നും അടർത്തി മാറ്റി വെച്ചിട്ട് ഇതിന്റെ അർത്ഥം ഇങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ ശരിയാകത്തില്ല. അതിന്റെ താല്പര്യത്തെ പറയുന്നു, തൈശ്ച ഇന്ദ്രിയാദിഭി അസംയതൈഹി സംസാരം അധികച്ചതി. അവിടെ പറയുന്നതിന്റെ താല്പര്യം എന്താണ്? അസംയതൈഹി ഇന്ദ്രിയാദിഭി, ആ രഥി അസംയം അസംയതമായ ഇന്ദ്രിയങ്ങൾ ഇന്ദ്രിയാദികളോട് കൂടിയിരിക്കുകയാണ്, കൂടിയവനാണെങ്കിൽ ആ രഥത്തിൽ യാത്ര ചെയ്യുന്നവൻ, ശരീരമാകുന്ന ഈ രഥത്തിൽ യാത്ര ചെയ്യുന്നവൻ അവന്റെ സംയമം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്തിനാ ഇന്ദ്രിയാദികളെ, ഇന്ദ്രിയങ്ങളെ സംയമനം ചെയ്യണം, മനസ്സാകുന്ന കടിഞ്ഞാണിനെ നേരെ പിടിക്കണം, വിഷയങ്ങളാകുന്ന ആ വഴികളിലൂടെ സൂക്ഷിച്ചും കണ്ടുമൊക്കെ യാത്ര ചെയ്യണം, അതിൽ തന്നെ യാത്ര ചെയ്യേണ്ട വഴി കണ്ടുപിടിച്ച് യാത്ര ചെയ്യണം, എന്നാലേ ആ രഥം ആക്സിഡന്റൊന്നും പറ്റാതെ മുമ്പോട്ട് പോകത്തുള്ളൂ. അതിലിരിക്കുന്ന രഥി യാത്ര ചെയ്യുന്നവൻ ലക്ഷ്യസ്ഥാനത്തെത്തുള്ളൂ, അതിന് ബുദ്ധിക്കും മനസ്സിനും എല്ലാം വലിയ പങ്കുണ്ട്. ബുദ്ധിം തു സാരഥിം വിദ്ധി എന്ന് പറയുന്നത് ബുദ്ധിയാണ് അവിടുത്തെ സാരഥി, വിവേകമാണ് സാരഥിയായിരിക്കുന്നത്. വിവേകത്തിന്റെ പൂർണമായ അധീനതയിലായിരിക്കണം മനസ്സെന്ന് പറയുന്ന കടിഞ്ഞ്. അത് ഇന്ദ്രിയങ്ങളോട് ശരിയായ രീതിയിൽ ബന്ധിച്ചിരിക്കണം. കടിഞ്ഞാണ് കയ്യിൽ നിന്ന് പോയാൽ പിന്നെ രഥം എവിടെ പോയി നിൽക്കും അറിയാൻ പറ്റത്തില്ല. അപ്പൊ അവിടെ ആ സംയമനത്തെ കുറിച്ച് പറയുന്നുണ്ട്. ഇതിനെങ്ങനെ കൺട്രോൾ ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകേണ്ട ഒരു കഴിവ്, വിവേകത്തിന്റെ കഴിവ്. അത് പോയാലോ ലക്ഷ്യത്തിലെത്തും. ഇന്ദ്രിയാദിഭി അസംയതൈഹി, അതില്ലാതെ വന്നു കഴിഞ്ഞാലോ സംസാരം അധികച്ചതി, ഈ രഥം നിൽക്കാതെ ഓടിക്കൊണ്ടേയിരിക്കും സംസാരം. അതിനിടയ്ക്ക് അതിനൊരുപാട് കഷ്ടനഷ്ടങ്ങളും എല്ലാം സംഭവിച്ചുകൊണ്ട് വരികയും, പക്ഷെ അത് കാരണം ഇത് സാധാരണ രഥത്തിന്റെ വഴി പോലെയല്ല, അനന്തമായ വഴിയാണ്. അതുകൊണ്ട് അവിടെ പറഞ്ഞു, വിഷയാൻ ദേശഗോചരാൻ. അവിടെ ആ കുതിരകൾക്ക് സഞ്ചരിക്കുന്നതിനുള്ള വഴി എന്ന് പറയുന്നത് വിഷയങ്ങളാണ്, ശബ്ദ സ്പർശ രൂപരസഗന്ധങ്ങൾ. അത് അനന്തമാണ്, അനവസാനമില്ല. അപ്പോൾ ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളാകുന്ന വഴിയിലൂടെ സഞ്ചരിച്ചാൽ അതാണ് സംയമനം വേണമെന്ന് പറഞ്ഞത്. എന്തായാലും രഥ വഴി കൂടെ തന്നെ സഞ്ചരിക്കേണ്ടത്, പക്ഷെ അവിടെ സംയമനം ചെയ്യണം. ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളാകുന്ന വഴികളിൽ ഇന്ദ്രിയങ്ങളാകുന്ന കുതിരകളെ നേരെ നടത്തണം എന്നാണ് സംയമനം. നടക്കാതിരിക്കുക എന്നുള്ളതല്ല, നടക്കണം, നടന്നേ പറ്റൂ. എന്തുകൊണ്ട്? കുതിരകളുടെ സ്വഭാവമാണ് നടക്കുക എന്ന് പറയുന്നത്. കുതിര വണ്ടി കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് നടക്കരുതെന്ന് പറഞ്ഞാൽ പറ്റൂ? മുമ്പിൽ വഴിയുണ്ടെങ്കിൽ അത് നടന്നേ പറ്റൂ. പക്ഷെ അവിടെ കടിഞ്ഞാണ് ഉപയോഗിച്ചിട്ട് അതിന് അതിൽ തന്നെ ആ ശബ്ദസ്പർശാദി വിഷയങ്ങളിൽ തന്നെയുള്ള ശരി വഴി കണ്ടെത്തി, അതുവഴി നടത്തിക്കുന്നു, ശരി കണ്ടെത്തണം. എന്ന് പറയുന്നു. അതാണ് കടിഞ്ഞാണിന്റെ നിയന്ത്രണം. അതുകൊണ്ട് പറയുന്നു അസമ്യതൈഹി, ആ നിയന്ത്രണമില്ലെങ്കിൽ അവസാനിക്കത്തില്ല. അതാണ് സംസാരം അധികച്ചതി സമ്മതൈ സമ്യതൈസ്തു. ഏതൊരു ബുദ്ധിയാണോ വിവേകമാണോ ആ കടിഞ്ഞാണിനെ സംയമനം ചെയ്യുന്നത്. പറയുന്നു അധ്വനഹക്വാരം, അവനാ ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളാകുന്ന വഴി താണ്ടിപ്പോകുന്നു. ആ യാത്ര വഴി തന്നെ തുടരുന്നില്ല. വഴിയെ യാത്ര ചെയ്യുന്ന എന്താണോ വീട്ടിൽ പ്രവേശിക്കാനാണ്. വീട്ടിൽ പ്രവേശിച്ച പിന്നെ വഴിയില്ല. രഥത്തിൽ രാജാവ് സഞ്ചരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് രാജഗൃഹത്തിൽ പ്രവേശിക്കാനാണ്. അതുവരെയുള്ള സഞ്ചാരം, അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ സഞ്ചാരമില്ല. അത് വഴിയുടെ അങ്ങേ അറ്റമാണ്. അതാണ് ഇവിടെ പറയുന്നത് അധ്വനഹ പാരം കിം തത്. എന്താണത്? സമ്യതൈഹിതു അധ്വനഹ പാരം, വഴിയുടെ അപ്പുറം രാജാവിന് എത്തിച്ചേരേണ്ട സ്ഥലം, കൊട്ടാരം. തദ് ഇവിടെ പറയുന്നു വിഷ്ണുഹു പരമം പദം, അവിടെ തന്നെ പറയുന്നുണ്ട് വിഷ്ണുവിന്റെ പരമമായ പദത്തെ ആപ്നോതി. ആ പരമപദത്തെ പ്രാപിക്കുന്നു. ഈ സന്ദർഭമൊക്കെ ആലോചിച്ചിട്ട് വേണ്ടേ പറയേണ്ടത് അഭിയുക്തം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമെന്ന്. ഇവിടെ എന്തിനു വേണ്ടിയാണ് ഇത് പറയുന്നത്? ഇങ്ങനെ ഒരു രൂപകം, ഒരു ചിത്രം വരച്ചതുപോലെ വരച്ച് കാണിച്ച് ആൾക്കാരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതല്ല ഇവിടെ പറയുന്നത് തദ് വിഷ്ണുഹു പരമം പദം ആപ്നോതി കഥം. എങ്ങനെയാണ് വിഷ്ണുവിന്റെ പരമമായ ആ പദത്തെ പ്രാപിക്കുന്നത്, അതിനെന്താ ഉപായം? അതാണ് ഇവിടെ പറയുന്നത്. ദർശയിത്വ, അങ്ങനെ ഒരു വഴി ഇവിടെ കാണിച്ചു തരികയാണ്. അങ്ങനെ കാണിച്ചു തന്നിട്ട് അതാണ് ഇവിടെ ആദ്യം പറയുന്നത്. തുടർന്നു വരുന്ന ഭാഗങ്ങളിൽ അസംയതനായവൻ സംസാരത്തെ പ്രാപിക്കുന്നു, സംയതനായവൻ വഴി തിരിഞ്ഞ് സഞ്ചരിക്കുന്നു. വഴി അത് തന്നെയാണ്, പക്ഷെ അവിടെ തിരിയുന്നു. വഴി കൂടെ എന്തായാലും സഞ്ചരിച്ചേ പറ്റൂ, വഴിയില്ലെങ്കിൽ സഞ്ചാരം നടക്കും. പക്ഷെ അവിടെ ലക്ഷ്യത്തിലെത്തുന്ന വഴിയിലേക്ക് മാറി സഞ്ചരിച്ചു, അവൻ ലക്ഷ്യത്തിലെത്തിച്ചേരുന്നു. പദം ആപ്നോതി ഇത് ദർശയിത്വ കിം തത് അധ്വന പാരം വിഷ്ണുഹോ പരമം പദം ഇതി അസ്യാം ആകാംക്ഷായാം. അവിടെ ആകാംക്ഷ ഉണ്ടോ എന്ന്, എന്താണ് സംസാരത്തെ പ്രാപിക്കാത്ത വഴി, ആ വഴിയിലൂടെ എവിടെയാണ് എത്തിച്ചേരുന്നത്? കിം തത് അധ്വന പാരം, ആ വഴി താണ്ടുന്നത് എങ്ങനെ? വഴിയുടെ മറുകര എന്താണ്? വിഷ്ണുഹു പരമം പദം, വിഷ്ണുവിന്റെ പരമപദം, വിഷ്ണുപദം എന്ന് പറയുന്നത് എന്താണ്? ഇത്യസ്യമാകാംക്ഷായാം, അങ്ങനെ ആകാംക്ഷ ഉണ്ടാകുമ്പോൾ തേഭ്യേവ പ്രകൃതിഭീന്ദ്രിയാദിഭ്യ പരത്വേന പരമാത്മാനം അധുനക പരം വിഷ്ണുഹു പരമം പദം ദർശയതി. അവിടെയാണ് ഈ അവ്യക്തത്തെക്കുറിച്ചും മറ്റും പറയുന്നത്. അതാണ് ഇവിടെ ജിജ്ഞാസയുണ്ടാകുന്നു. ഈ വിഷ്ണുവിൻ്റെ പദം സ്ഥാനം എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന് ഈ പുരാണങ്ങളിലെല്ലാം പറയുന്ന വൈകുണ്ഠം എന്ന് പറയുന്ന വല്ല സ്ഥലവും മറ്റുമാണോ? ഒരു ലോകമാണോ അത്? സുഖവാസത്തിനുള്ള ഒരു ലോകമാണോ? എന്നൊക്കെയുള്ള സംശയമുണ്ടോ? തേഭ്യേവ പ്രകൃതി ഇന്ദ്രിയാദി പറയുന്നു, അങ്ങനെയല്ല. അവിടെ ഏതാണ്? ഇന്ദ്രിയാദികളിൽ നിന്ന് പരമായിരിക്കുന്നത് പരത്വേന ഉള്ളല്ലോ, അതെന്താണത്? പരമാത്മാനം. പരമാത്മാവിനെയാണ് ഇവിടെ സ്ഥാനം എന്ന് പറഞ്ഞത്, പരബ്രഹ്മത്തെയാണ് പറഞ്ഞത്. അധുനോ പരം വിഷ്ണുഹോ പരമപദം, അതിനെ ഈ വഴിയുടെ മറുകരയാണ് വിഷ്ണുവിന്റെ പരമപദമാണെന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ വിഷ്ണു എന്ന് പറയുന്ന ഒരാൾ ഇരിക്കുന്ന സ്ഥാനമല്ല, വിഷ്ണു സംബന്ധിയായ പരമപദം എന്ന് പറയുന്നത് എന്താണ്? ആ പരമാത്മാവിനെ തന്നെയാ പറഞ്ഞിരിക്കുന്നത്. എങ്ങനെ? ഇന്ദ്രിയേഭ്യ പരാഹ്യർത്ഥ അർത്ഥേഭ്യസ്ത പരം മന മനസ്സസ്തു പരാബുദ്ധിർ ബുദ്ധേരാത്മാ മഹാൻ പരഹ മഹത പരം അവ്യക്തം അവ്യക്താത് പുരുഷ പരാ പുരുഷാന്ന പരം കിഞ്ചി സ കാഷ്ഠ സ പരാഗതി. അത് വിശദീകരിച്ചു കൊടുക്കുന്ന എന്താണ് വിഷ്ണുവിന്റെ പരമപദം എന്ന് പറയുന്നു. അത് ക്രമമായിട്ട് പറഞ്ഞു കൊടുക്കുന്നു. ഇന്ദ്രിയേഭ്യ പരാഹ്യർത്ഥ ഇവിടെ ഉപാസനയെ കുറിച്ചും പറയുന്നുണ്ട്. ഇങ്ങനെയുള്ള ഒരു വിവരണം ഉപാസനയ്ക്ക് ആവശ്യമാണ്. ഉപാസിക്കണ്ടേ? ഇന്ദ്രിയങ്ങൾക്ക് പരമാണർത്ഥം ഇതെല്ലാം അവിടെ നമ്മൾ വിശദീകരിച്ചാണ്. അവിടെ ഇത് തന്നെ ഇവിടെ തന്നെ വിശദീകരിക്കും. ഇന്ദ്രിയങ്ങളും വിഷയങ്ങളും തമ്മിലുള്ള ബന്ധം അതിനേതാണ്? ഇന്ദ്രിയങ്ങളെക്കാൾ എന്തുകൊണ്ട് അർത്ഥം പരമായി എന്ന് പറഞ്ഞാൽ അതിനി ഭാഷകാരൻ തന്നെ വ്യാഖ്യാനിക്കും. എന്തുകൊണ്ട് അവിടെ പരം എന്ന് പറഞ്ഞു? ഇവിടെ പറയും ഗ്രഹം അതിഗ്രഹം, ഇന്ദ്രിയാണാം ഗ്രഹത്വം വിഷയാണാം അതിഗ്രഹത്വം. ബൃഹദാരണത്തിൽ പറയുന്നുണ്ട്, അതനുസരിച്ച് വ്യാഖ്യാനിക്കും. അർത്ഥേഭ്യസ്ത പരം മനഃ, അർത്ഥത്തെക്കാൾ പരമാണ് മനസ്സ്. മനസ്സസ്തു പരാബുദ്ധി, മനസ്സിനേക്കാൾ പരമാണ് ബുദ്ധി. ബുദ്ധേരാത്മാ മഹാന്തര മഹദാത്മാ, അതാണ് ബുദ്ധിക്കപ്പുറം. മഹതപ്പരം അവ്യക്തം, ആ മഹത്തിനപ്പുറമാണ് അവ്യക്തം. അവ്യക്താ പുരുഷപ്പുര, അവ്യക്തത്തെക്കാൾ പരമാണ് പുരുഷൻ. പരമപുരുഷൻ പരമാത്മാവ്, പുരുഷ എന്ന പരം കിഞ്ചിത്, പുരുഷനപ്പുറം ഒന്നും തന്നെ ഇല്ലാതാണ് പരമം. സാ കാഷ്ഠ സാ പരാഗതി, ഇത് ഭാഷകാരൻ തന്നെ വ്യാഖ്യാനിക്കും. ഇത് തത്രയ ഏവ ഇന്ദ്രിയാദേഹ പൂർവസ്യാം രഥരൂപകൽപ്പനായാം. അശ്വാദിഭാവേന പ്രകൃതാഹ തേവൈഹ പരിഗ്രഹ്യന്തേ പ്രകൃതഹാന അപ്രകൃത പ്രക്രിയ പരിഗ്രഹായ പറയുന്നു. ഇവിടെ ആദ്യം ആത്മാനം രഥനം വിദ്ധി എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു ഇന്ദ്രിയേഭ്യ പരാഹ്യർത്ഥ എന്ന് പറഞ്ഞു. അപ്പൊ മുമ്പ് പറഞ്ഞതിനെ തന്നെയാണ് വീണ്ടും പറയുന്നത്. ഇന്ദ്രിയാദയ പൂർവസ്യാം രഥരൂപകൽപ്പനയിൽ പറഞ്ഞ അതിനെ തന്നെയാണ് അടുത്ത അശ്വാദിഭാവിയെന്ന പ്രകൃതാഹ, അവിടെ അശ്വം തുടങ്ങിയ രൂപത്തിൽ ഏതിനാണോ വിശദീകരിച്ചത് തേയവൈഹ, അതിനെ തന്നെയാണ് ഇവിടെ പരിഗ്രഹിയന്ത് അടുത്ത മന്ത്രത്തിൽ പറയുന്നത്. പ്രകൃതാന അപ്രകൃത പ്രക്രിയ പരിഹാര, അല്ലെങ്കിൽ എന്താണ് സന്ദർഭത്തിൽ ഏത് വിഷയമാണോ ചർച്ച ചെയ്തത് അതിനെ വിട്ടുകളഞ്ഞു, സന്ദർഭത്തിന് യോഗിക്കാത്ത അർത്ഥങ്ങൾ കൽപ്പിച്ചു എന്നെല്ലാമുള്ള ദോഷങ്ങൾ വരും. ഇത് ഒരേ സ്ഥലത്ത് തന്നെ തൊട്ടടുത്ത് പറഞ്ഞിരിക്കുമ്പോൾ രണ്ട് സ്ഥലത്തും പറയുന്നത് ഒന്നിനെ തന്നെയാണ്. അവിടെ പിന്നെ നിങ്ങളുടെ സാങ്കേസ്മൃതി അനുസരിച്ചൊന്നും വ്യാഖ്യാനിച്ചത് ശരിയാവത്തില്ല. അദ്വൈതി പറയുന്നത് ഇന്ദ്രിയം മനസ്സ് ഇതിൻ്റെ എല്ലാം വഴികി ചിന്തിച്ചു കഴിഞ്ഞാലും ചെന്നെത്തിച്ചേരുന്നത് ആ തത്വത്തിലാണ്, പരമാത്മാ എന്നുള്ള തത്വത്തിലാണ്, അല്ലാതെ നിങ്ങൾ പറയുന്ന പ്രധാനത്തിലല്ല. എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. തത്ര ഇന്ദ്രിയ മനോബുദ്ധേയസ്ഥാവത് പൂർവത്ര ഇഹച്ച സമാന ശബ്ദം. കാരണം മുമ്പ് ഇവിടെ ആത്മാനം രഥിനം വിധി എന്ന് പറഞ്ഞിടത്ത് ഇന്ദ്രിയം മനസ്സ് ബുദ്ധി പറഞ്ഞിട്ടുണ്ടല്ലോ. അതുപോലെ തന്നെയാണ് ഇവിടെയും പറയുന്നത്. ഇവിടെ ഇന്ദ്രിയഭ്യ പരാഹ്യർത്ഥാർത്ഥ്യഭ്യശ്ചിപരം മന, അതേ ശബ്ദങ്ങൾ തന്നെ ഇവിടെ ആവർത്തിച്ചിരിക്കുന്നു. അർത്ഥവ്യത്യാസം ഉണ്ടാവാൻ പാടില്ല. അതിന് തത്ര ഇന്ദ്രിയ മനോബുദ്ധേ തവത് പൂർവസൂ പൂർവത്ര ഇഹച്ച സമാന ശബ്ദം, ഒരേ ശബ്ദങ്ങൾ. ഒരു ശബ്ദം എവിടെയെങ്കിലും കണ്ടിട്ട് വായി തോന്നി അർത്ഥം പറഞ്ഞാൽ ശരിയാവും. എങ്ങനെ അർത്ഥം പറയുന്നെന്ന് പറയുകയാണ്. അർത്ഥായ ശബ്ദാദിയോ വിഷയ ഇന്ദ്രിയ ഗോചരത്വന നിർദ്ദിഷ്ട തേഷാം ഇന്ദ്രിയഭ്യ പരത്വം. പിന്നെ ശബ്ദങ്ങൾ എങ്ങനെയാണ് അർത്ഥങ്ങളെന്ന് പറയുന്നതോ ശബ്ദാദി വിഷയ ഇന്ദ്രിയ ഹയഗോചരത്വന ഇന്ദ്രിയങ്ങളാകുന്ന കുതിരകളുടെ വിഷയമായി വഴിയായി ഏതിനാണോ നിർദ്ദേശിച്ച അർത്ഥങ്ങൾ അതിനെക്കുറിച്ച് പറഞ്ഞു. എന്താണ് ഇന്ദ്രിയേഭ്യ പരാഹ്യ പരത്വം? അതായത് ഇവിടെ ഇന്ദ്രിയേഭ്യ പരാഹ്യ അർത്ഥം അതിന് വ്യാഖ്യാനിക്കുകയാണ്. ഇന്ദ്രിയങ്ങളെന്ന് പറഞ്ഞത് ആത്മാനം രഥനം വിധി എന്ന് പറഞ്ഞ അവിടെ പറഞ്ഞ ഇന്ദ്രിയങ്ങൾ തന്നെയാണ്. അർത്ഥങ്ങളെന്ന് പറഞ്ഞാലോ വിഷയാൻ തേഷ് ഗോചരാൻ എന്ന് പറഞ്ഞ അർത്ഥങ്ങൾ തന്നെയാണ്, രണ്ടു ഒന്നെന്ന് പറയുകയാണ്. അതാണ് ഇവിടെ പറഞ്ഞ അർത്ഥ ഈ ശബ്ദാദേഹ. അതെന്താണ് ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങൾ? അതാണ് അർത്ഥങ്ങൾ, അത് വിഷയങ്ങൾ. അതാണെന്ത് ഇന്ദ്രിയ ഹയ ഗുജരത്തിന് ഇന്ദ്രിയങ്ങളാകുന്ന കുതിരകളുടെ വിഷയമായിരിക്കുന്ന അല്ലെങ്കിൽ വഴിയായിരിക്കുന്ന. ഇവിടെ കുതിര എന്ന് പറയണമെങ്കിൽ വഴി, ഇന്ദ്രിയങ്ങളെന്ന് പറഞ്ഞാൽ വിഷയം. മുമ്പ് നിർദ്ദേശിച്ചു തേഷാം ഇന്ദ്രിയേഭ്യ പരത്വം. ഇവിടെ ഇന്ദ്രിയേഭ്യ പരാഹ്യർത്ഥം എന്ന് പറഞ്ഞു. സാധാരണ പരം എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠം എന്നുള്ള അർത്ഥത്തിൽ ഉയർന്നത് കൂടിയത് മുകളിലുള്ളത് എന്നൊക്കെയാണ്. ഇന്ദ്രിയങ്ങളെക്കാൾ അർത്ഥം വിഷയങ്ങൾ എങ്ങനെ ശ്രേഷ്ഠമാവും ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങൾ, അത് ഇവിടെ വ്യാഖ്യാനിക്കുന്നു ഭാഷകാരൻ. മുമ്പ് വ്യാഖ്യാനിച്ചതാണ് ശ്രുതിയിൽ. ഇന്ദ്രിയേഭ്യ പരത്വം എങ്ങനെ? ഇന്ദ്രിയാണാം ഗ്രഹത്വം വിഷയാണാം അതിഗ്രഹത്വം. അതാണ് ഇന്ദ്രിയങ്ങളെ ഗ്രഹം എന്ന് പറയുന്നത്. ഇങ്ങനെ ഗൃഹണന്തി പുരുഷ പശു ബദ്ധനന്തി ഇതിഗ്രഹ ഇന്ദ്രിയാണി ഗൃഹണന്തി ഇതിഗ്രഹ ഗ്രഹിക്കുന്നത് ബന്ധിക്കുന്നത്. എന്തിനെ ബന്ധിക്കുന്നു? പറയുന്നു പുരുഷ പശു, പുരുഷനെ ഒരു പശുവായി കരുതി കഴിഞ്ഞാൽ പുരുഷനാകുന്ന ആ പശുവിനെ ബന്ധിക്കുന്നത് ജീവി. പശു എന്ന് വെച്ചാൽ ജീവി എന്നുള്ള അർത്ഥത്തിലാണ്. പുരുഷനാകുന്ന ഈ ജീവിയെ, ജീവനാണല്ലോ പുരുഷൻ, അതിനെ ബന്ധിക്കുന്നു എന്ത്? ഇന്ദ്രിയങ്ങൾ. അതുകൊണ്ട് ഇന്ദ്രിയങ്ങളെ ഗ്രഹങ്ങൾ എന്ന് വിളിച്ചു, ഗ്രഹങ്ങൾ എന്ന് പറഞ്ഞു. എന്തുകൊണ്ട്? തേഷാം ഗ്രഹത്വം വിഷയാധീനത്വം, അത് വിഷയാധീനമാണ്. ഇന്ദ്രിയങ്ങൾ വിഷയങ്ങൾ എങ്ങനെയോ അങ്ങനെ. അസതി വിഷയ തേഷാം അഭിജിത് കരുത്വം, അത് വിഷയങ്ങളല്ലെങ്കിൽ അത് എന്ത് ചെയ്യും? അതിനൊന്നും ചെയ്യാനില്ല. എല്ലാം വ്യാഖ്യാനമാണ്. ഓ ശ്രുതി എന്ത് പറഞ്ഞു? ബൃഹദാരണ്യ ശ്രുതി ഇന്ദ്രിയാണ് ഗ്രഹത്വം വിഷയാണ് അതിഗ്രഹത്വം. വിഷയങ്ങൾ ശ്രേഷ്ഠമാണ്, അതിഗ്രഹങ്ങളാണ്. എന്തുകൊണ്ട്? കൂടെ പറയുന്നു തത്തോ ഗ്രഹേഭ്യ ശ്രേഷ്ഠ അതിഗ്രഹ വിഷയ. ഇന്ദ്രിയങ്ങളെക്കാൾ ശ്രേഷ്ഠമാണ് വിഷയങ്ങൾ. ഇതി ബൃഹദാരണ്യ ശ്രവണ. എന്തുകൊണ്ട്? അസതി വിഷയെ തേഷാം അകിഞ്ചിത് കരുത്വ, വിഷയങ്ങളില്ലെങ്കിൽ ഇന്ദ്രിയങ്ങൾ എന്ത് ചെയ്യും? നിഷ്പ്രയോജനങ്ങൾ. ശബ്ദമില്ലെങ്കിൽ ശ്രോത്രേന്ദ്രിയം എങ്ങനെ കേൾക്കും? രൂപമില്ലെങ്കിൽ ചക്ഷുന്ദ്രിയം എങ്ങനെ കാണും? ഇവിടെ ശ്രേഷ്ഠന്മാരാണ്, വിഷയം തന്നെയാണ്. കാരണം വിഷയത്തിന്റെ സാന്നിധ്യത്തിൽ ഇന്ദ്രിയങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല, അവയ്ക്ക് പ്രവർത്തിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് ഇന്ദ്രിയേഭ്യ പരാഹ്യർത്ഥാഹ, ഇന്ദ്രിയങ്ങൾക്കാൾ പരമാണ് ശ്രേഷ്ഠമാണ് വിഷയങ്ങൾ. അതാണ് ഇപ്പോൾ ഇന്ദ്രിയങ്ങളെ കൊണ്ട് പ്രവർത്തിപ്പിക്കുന്നത്, ഇന്ദ്രിയങ്ങളിലൂടെ ജീവനെ ബന്ധിപ്പിക്കുന്നത്. അത് ഇവിടെ ഭാഷ്യകാരൻ പറയുന്നു, ഇന്ദ്രിയാണ് അഗ്രഹത്വം, വിഷയാണ് അതിഗ്രഹത്വം. ഇതി ശ്രുതേഹി. ബുദ്ധിം ഹി ആരുഹ്യ ഭോഗ്യജാതം ഭോക്താരം. അല്ല, നമ്മൾ ഇത് ശ്രുതി പ്രത്യേക വിഷയഭ്യസിച്ച മനസ്സക പരത്വം. അടുത്ത ശ്രുതി പറഞ്ഞു, ഇന്ദ്രിയ പരാഹ്യർത്ഥ അർത്ഥേഭ്യസ്യ പരമന, വിഷയങ്ങളെക്കാൾ പരമാണ് മനസ്സത് വ്യാഖ്യാനിക്കുന്നു. വിഷയഭ്യസ്യ മനസ്സക പരത്വം എന്തുകൊണ്ട്? മനോമൂലത്വ വിഷയേന്ദ്രിയ വ്യവഹാരസ്യ, വിഷയേന്ദ്രിയ വ്യവഹാരം എന്ന് പറയുന്നത് എന്താണ്? ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളെ ഗ്രഹിക്കുന്നു, കണ്ണ് രൂപത്തെ കാണുന്നു, ചെവി ശബ്ദത്തെ കേൾക്കുന്നു, ഇതാണ് വിഷയേന്ദ്രിയ വ്യവഹാരം. ഇതിന് മനസ്സ് വേണം, മനസ്സില്ലെങ്കിൽ അത് നടക്കത്തില്ല. അപ്പോൾ മനസ്സെന്തായി? വിഷയത്തെക്കാൾ വലുതായി, ശ്രേഷ്ഠമായി. അതാണ് മനോമൂലത്വാ വിഷയേന്ദ്രിയ വ്യവഹാരസ്യ. അത് അതിലും വലുതായി, വിഷയങ്ങളെക്കാൾ വലുതായി മനസ്സ്. ഇനി മനസ്സിനേക്കാൾ വലുതാണെന്ന്, മനസ്സസ്തു പരാ ബുദ്ധി അർത്ഥപരം, അത് വ്യാഖ്യാനിക്കുന്നു. മനസ്സസ്തു പരാബുദ്ധി ബുദ്ധിം ഹി ആരുഹ്യ ഭോഗ്യജാതം ഭോക്താരം ഉപസർപ്പതി. മനസ്സെന്ന് പറയുന്നത് ബുദ്ധി ആശ്രയിച്ചിട്ടാണ് ഭോഗ്യജാതം. അതായത് ഭോഗ്യങ്ങൾ ഭോക്താവിനെ പ്രാപിക്കുന്നു. മനസ്സിനപ്പുറം ബുദ്ധി എന്ന് പറഞ്ഞത് എന്തുകൊണ്ട്? അത് പറയുന്നു, മനസ്സ് വേണം വിഷയങ്ങളെ ഗ്രഹിക്കുന്നതിന്, മനസ്സ് മുഖ്യമാണ്. പക്ഷേ ജീവനെ ഭോക്താവാക്കി തീർക്കുന്ന എന്താണ്? ബുദ്ധിയാണ്. അത് ബോധപ്രധാനമായി വരുന്ന അന്ധകരണം, അതിനാണ് ഇവിടെ ബുദ്ധി എന്ന് പറയുന്നു. ഭോക്താവ് വിഷയത്തെ ഭോഗിക്കുന്നു എന്ന് പറഞ്ഞാൽ അനുഭവിക്കുന്നു എന്നാണ്. അനുഭവം എന്ന് പറയുന്നത് എന്താണ്? ബോധത്തിന്റെ ധർമ്മമാണ്, അറിവിന്റെ ധർമ്മമാണ്. അതിനാണ് ഇവിടെ പറയുന്നത് ബുദ്ധിയെന്ന്. അറിയുന്നത് തന്നെയാണ് അനുഭവം എന്ന് പറയുന്നത്. സുഖ ദുഃഖ അന്യതര സാക്ഷാത്കാര ഭോഗ എന്ന് പറയും. സുഖ ദുഃഖ അന്യതരത്തിന്റെ അനുഭവം, സുഖമോ ദുഃഖമോ ഇതിനെ അനുഭവിക്കുന്നതാണ് ഭോഗം. അതനുഭവിക്കുന്നതിനെ ഭോക്താവ് എന്ന് പറയുന്നു. അതിന് ബോധം വേണ്ട ഉള്ളിൽ. അതാണ് ബുദ്ധിം ഹി ആരുഹ്യ. ബുദ്ധിയിൽ ആരൂഢം ചെയ്തിട്ട്, ബുദ്ധിയിലേക്ക് ആരോഹണം നടത്തിയിട്ട്, അല്ലെങ്കിൽ പറഞ്ഞാൽ ബുദ്ധിയിൽ പ്രവേശിച്ചിട്ട് ഭോഗ്യജാതം, ഈ വിഷയങ്ങളെല്ലാം ഭോക്താരം സർപ്പതി, ഭോക്താവിനെ പ്രാപിക്കുന്നു. ഉള്ളിലിരിക്കുന്ന പുരുഷനാണ് ഭോക്താവായിരിക്കുന്നത്. അത് അവിടെ പറയും, വെറും പുരുഷനല്ല, പുരുഷനെന്ന് പറഞ്ഞാലും അതൊരു സംഘാതമാണ്. മനസ്സ് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നുണ്ട്, വഴിയിലൂടെയൊക്കെ നടത്തിക്കുന്നുണ്ട്. അത് ഒരു ഭാഗം അന്ധക്കരണത്തിന്റെ. പക്ഷെ അതിൻ്റെ മറ്റൊരു ഭാഗമുണ്ട്, ചൈതന്യ പ്രകാശം ബോധം, അതിനെ ബുദ്ധി എന്ന് പറയുന്നു. അത് ആണ് ശരിക്കും ഈ ജീവനെ ഭോക്താവാക്കുന്നത്. അപ്പോൾ വിഷയങ്ങൾ ഇവിടെയുണ്ട്, ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളെ ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു, ഇത് സദാ സംഭവിക്കുന്ന കാര്യമാണ്. മനസ്സ് ഇന്ദ്രിയങ്ങളുടെ പിറകിലെപ്പോഴും ഉണ്ട്. ഇതെല്ലാം ഉണ്ടായിരുന്നാലും താൻ ഭോക്താവാകണമെങ്കിൽ അവിടെ എന്ത് വേണം? തൻ്റെ ഉള്ളിലെ ബോധസ്ഫുരണം അത് സഹായിക്കും. അവിടെയാണ് താൻ അറിയുന്നത് ഞാൻ സുഖിയാണ് ദുഃഖിയാണ്. അതുകൊണ്ടാണ് ബുദ്ധിക്ക് ആ പ്രാധാന്യം വന്നത്. അത് എപ്പോ എവിടെ സംഭവിക്കുന്നുവോ അവിടെ ബുദ്ധി പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ അവിടെ എന്താണ് പ്രവർത്തിക്കുന്നതിനാണ് ബുദ്ധി എന്ന് പറയുന്നത്. അതുകൊണ്ടുള്ള വിശേഷിച്ച് പറഞ്ഞു എന്താണ് ബുദ്ധിം ഹി ആരുഹ്യ, ബുദ്ധിയിൽ ആരോഹണം ചെയ്തിട്ട് ഭോഗ്യജാതം ഭോക്താര ഉപസ്രപതി. ബുദ്ധേരാത്മാ മഹാൻ പരഹ, ബുദ്ധിയേക്കാൾ പരനാണ് മഹാനായ ആത്മാവ്. ആരാണ് അവിടെ ആത്മാവ്? യസ ആത്മാനം രഥിനം വിദ്ധി ഇതി രഥിത്വേന ഉപക്ഷിപ്ത. ആത്മാനം രഥിനം വിദ്ധി എന്ന് പറഞ്ഞല്ലോ, അതാണ് പറഞ്ഞത്. മഹാൻ പരഹ ബുദ്ധേരാത്മാ മഹാൻ പരഹ, മഹാനായ പര ആത്മാവ് രഥസ്വാമി രഥി എന്ന് ശ്രുതി പറഞ്ഞു. അത് ബുദ്ധിയേക്കാളും ശ്രേഷ്ഠമാണ്. ആത്മാനം രഥിനം വിദ്ധി ഇതി രഥത്വേന ഉപക്ഷിപ്ത. കുതഹ, എന്തുകൊണ്ട് ആത്മശബ്ദ, ആത്മശബ്ദം കൊണ്ട്? അപ്പോൾ ഇവിടെ ഓരോന്നിനും വിശദീകരിക്കുന്നുണ്ടല്ലോ. ഇന്നിപ്പോൾ ഇന്ന് ചർച്ച ചെയ്ത ഭാഗങ്ങൾ നോക്കണം. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. എന്നാലും ശബ്ദമാത്രം ഹി അത്ര അത്ര അവ്യക്തം ഇതി പ്രതിഭിജ്ഞായത്തെ സജശബ്ദോന വ്യക്തം അവ്യക്തം ഇതി യോഗികത്വാ അന്യസ്മിൻ അഭി സൂക്ഷ്മേ സുദുർലക്ഷ്യേ ച പ്രവിജ്യത്തെ ന ച അയം കസ്മിൻചിത് രൂഢഃ യാതു പ്രധാനവാദിനാം രൂഢിഃ സ ശരി വന്നിട്ട് അത് എന്ന അപ്പുറത്തോട്ട് പോയില്ല. വിസർഗസ്യ വിസർഗുവ, വിസർഗം വന്നങ്ങ് നിന്നു. തേഷാമേവ പാരിഭാഷിക്കി സതി ന യഥാർത്ഥ നിരൂപണേ കർണഭാവം പ്രതിപദ്ധ്യതേ നച്ച ക്രമമാത്ര സാമാന്യാത് സമാനാർത്ഥ പ്രതിപത്തിർഭവതി അസതി തദ്രൂപ പ്രതിഭിജ്ഞാനേ നഹി അശ്വസ്ഥാനേ ഗാം പശ്യൻ അശ്വോ അയം ഇതി അമൂഢോ അധ്യവസ്യതി പ്രകരണ നിരൂപണായാം ച അത്ര പരികൽപ്പിതം പ്രധാനം പ്രതീയതേ ശരീരരൂപക വിന്യസ്തഗ്രഹീതേ ശരീരം ഹി അത്ര രഥരൂപക വിന്യസ്തം അവ്യക്തശബ്ദേന പരിഗൃഹ്യതേ കുതഃ പ്രകരണാത് പരിശേഷാത് ച. കുതഃ എന്ന് പറയുന്നിടത്തും പറയാം. എന്താണ് വിരാമാവസാനം വിധിസൂത്രമല്ല. കുത്ത സകാരാന്ത അഭിയമാണ്. അതിൽ സസക്ഷരൂപം രുത്തും വന്ന് വിസർഗം പ്രകരണാത് പരിശേഷാച്ച തഥാ ഹി ഇഗോണസി അനന്തര അതീതോ ഗ്രന്ഥ ആത്മശരീരാദീനാം വരതിരധാതി രൂപക ക്ലിപ്തിം ദർശയതി ആത്മാനം രഥിനം വിദ്ധി ശരീരം രഥം ഏവത്തു ബുദ്ധിം തു സാരഥിം വിദ്ധി മന പ്രഗ്രഹ ഏവച ഇന്ദ്രിയാണി ഹയാനാഹുർ വിഷയാൻ തേഷു ഗോചരാൻ ആത്മീന്ദ്രിയ മനോയുക്തം ഭക്തിത്യാഹുർ മനീഷിനഹ ഇതി തൈശ്ചൈന്ദ്രിയാദിഭി അസമയത്തൈഹി സംസാരം വന്നോ ബാശരി അങ്ങോട്ട് എത്തിയില്ല. അങ്ങനെയാണ് അസമ്മത്തൈഹി അസമ്മത്തൈ സകാരത്തിൽ തുടങ്ങിയ ഒരുത്വം വിസർഗം സകാരം വരേണ്ടെന്ന് പറഞ്ഞു ബാശരി. സംസാരാധികച്ചതി സംയതൈസ്തു സംയതൈസ്തു എങ്ങനെ പിരിക്കും? പിരിക്കുന്നെങ്ങനെ? സംയതൈഹി തു സംയതൈഹി തു എന്തുവന്നവിടെ? വിസർജനീയ സഹ സമയത്തൈ സ്തോഷനോശു വരുന്നില്ല. എന്തുകൊണ്ട്? പരത്തില് ചകാരമില്ല, ചകാരമില്ല. പിന്നെ അതങ്ങനെ വരും തായല്ലേ ഇരിക്കുന്നു. അപ്പൊ സമയത്തൈസ് വിസർജനീയ സഹോര വന്നു. അപ്പൊ അത് സൂത്രം പഠിക്കുന്നതുകൊണ്ടുള്ള ഗുണം അതാണ്. ഏത് വരിയില്ല എന്ന് നമുക്ക് മനസ്സിലാവും. ഒന്ന് രണ്ട് ഉദാഹരണം അത് വരുമ്പോൾ നമുക്കത് വ്യക്തമാകും. അധ്വനപാരം അതിലിനി ആർക്കും സംശയം വരത്തില്ല. തത് വിഷ്ണോഹോ പരമം അത് തന്നെ വേറൊന്നുകൂടെ വരാനില്ല. പദം ആപ്നോതീതി ദർശയിത്വാം തത് അധ്വനപാരം ആവർത്തിച്ചിങ്ങനെ വരും. വിഷ്ണുഹോ പരമം പദമിത്തി പദമിതി ആകാംക്ഷായാം തേഭ്യ ഏവ പ്രകൃതിഭ്യ ഇന്ദ്രയാദിഭ്യ പരത്വേന. അത് കുറച്ചങ്ങനെ പറഞ്ഞ് ശീലിക്കുക. നാക്ക് വഴങ്ങട്ടെ. കപ്പുച്ച പരത്വേന പരമാത്മാനം അധ്വനഃ പരം വിഷ്ണുഃ പരമം പദം ദർശയതി ഇന്ദ്രിയേഭ്യ പരാ. നമുക്ക് ശ്രുതി വരുന്നിടത്തല്ല നിയമം പാലിച്ചേ പ്രയോഗിക്കത്തുള്ളൂ. ഹി അർത്ഥ അർത്ഥേഭ്യസ് പരം മനഃ മനസ്സസ്തു മനസ്സഹ മനസ്സസ് മനസ്സഹ മനസ്സിന്റെ അപ്പുറം പഞ്ചമി എന്തുവാണ് മനസ്സസ് എന്ന് പറയും. ഇവിടെ സകാരത്തിന് സശിക്ഷരുത്വം വരും. വിസർഗം വന്നു വിസർജനീസസ് വന്നു മനസ്സഹ തു എന്ന് വരും. ചിലടത്ത് മനസ്തു അങ്ങനെ വരും. മനസ്സഹ തു അതൊക്കെ വിഭക്തിയുടെ വ്യത്യാസം അനുസരിച്ചാണ്. മനഃശബ്ദത്തിന്റെ പരിധി വരുകയാണെങ്കിൽ മനസ്തു എന്ന് വരും. മനസ്തു ഇവിടെ മനസ്സഹ ഒരു വിഭക്തിയന്തമായി. പഞ്ചമിയന്തോ ഷഷ്ടിയന്തത്തിലൊക്കെ ഇങ്ങനെ വരും. മനസ്സസ്തു പരാബുദ്ധിർബുദ്ധേരാത്മാ മഹാൻ പരഹ മഹതഃ പരം വ്യക്തം അവ്യക്താത് പുരുഷ പരഹ. പരഹ എന്നുള്ളടത്തോ പുരുഷാത്മ പരം കിഞ്ചിത് സ കഷ്ട സ പരാഗതി ഇതി തത്ര ഏവ ഇന്ദ്രിയാദേഹ ആഗുണ ഇന്ദ്രിയാദേഹ പൂർവസ്യാം രഥരൂപക കൽപ്പന തെറ്റുവരുമെന്ന് പറഞ്ഞ് ഒരിക്കലും വ്യാകരണത്തെ പേടിക്കാൻ പാടില്ല. കാരണം വ്യാകരണത്തിൽ തെറ്റെന്ന് പറയുന്ന ഒഴിവാക്കാൻ പറ്റിയൊരു സാധനമല്ല. അതുകൊണ്ട് അങ്ങനെ പേടിച്ചിട്ട് കാര്യമില്ല. അതിനൊരു വലിയ അഭിമാന പ്രശ്നമായിട്ട് എടുക്കരുത്. തെറ്റെപ്പോഴും വരും എന്ന് ധരിച്ചുകൊണ്ട്. പിന്നെ എന്താ അതിൻ്റെ സൗകര്യം എന്ന് വെച്ചാൽ തിരുത്താൻ പറ്റും, അത്രയേ ഉള്ളൂ. രഥരൂപ കൽപ്പനായാം അശ്വാദിഭാവേന പ്രകൃത എന്ന് പറയുന്നു. അങ്ങനെ വിസർജനീയ പ്രകൃതാഹ പ്രകൃതാസ് ത ഏവ എന്ന് പറയുന്നിടത്തോ ലോപിച്ചു ഏവ. അത് നമുക്ക് ആ പദത്തിനെ കുറിച്ച് അറിയണം. സഹ തൗത്തേ പ്രഥമ ഭൂവനമാണ്. അതെങ്ങനെ തിരിച്ചറിയും? കാരണം മുമ്പിൽ പ്രകൃതാഹ ഭൂവനത്തിൽ പറഞ്ഞിരിക്കുന്നു. അത് കാണുമ്പോൾ നമ്മൾ ഊഹിച്ചോളണം, അവിടെയൊക്കെ നമ്മൾ ഊഹിക്കണം. അടുത്ത് പറഞ്ഞിരിക്കുന്നു ബഹുവനമായിരിക്കും. ഏവ ഇഹ പരിഗ്രഹിന്റെ പ്രകൃത ഹാന പ്രകൃത പ്രക്രിയ പരിഹാരായ തത്ര ഇന്ദ്രിയ മനോബുദ്ധയ താവത്ത് താവത്ത് പൂർവത്ര ഇഹ സമാന ശബ്ദ ഏവ അർത്ഥ ഏ ശബ്ദാദയോ വിഷയ ഇന്ദ്രിയ ഹയ ഗോചരത്വേന നിർദ്ദിഷ്ടാഹ തേഷാം ച ഇന്ദ്രിയേഭ്യ പരത്വം ഇന്ദ്രിയാണാം ഗ്രഹത്വം വിഷയാണാം അതിഗ്രഹത്വം ഇതി ശ്രുതി പ്രസിദ്ധേ. പ്രസിദ്ധേഹേ എന്നുള്ളത് തന്നെ പേടിക്കണ്ടോ? ഒരിക്കലും ചോദിച്ചു എന്ന് വിചാരിച്ച് പേടിച്ചു പോലും. വിഷയഭ്യസ്ഥ അതുവരെ എത്തി. വിഷയഭ്യഹച്ച എന്ന് വന്നപ്പോ എന്തു വന്നു? ഏതൊക്കെ സൂത്രം വന്നു? അത്രയും വന്നു. ച വന്നു കഴിഞ്ഞാൽ ഉടൻ പിന്നെ ചിന്തിക്കേണ്ട കാര്യമില്ല. ച വന്നാൽ പൂർവ്വത്തിൽ ച കണ്ടു കഴിഞ്ഞാൽ മനസ്സഹ പരത്വം മനോമൂലത്വാദ് വിഷയ ഇന്ദ്രിയോഹാരസ്യ മനസ്സസ്തു പരാബുദ്ധി ബുദ്ധിം ഹി ആരുഹ്യ ഭോഗ്യജാതം ഭോക്താരം ഉസർപ്പതി ഉപസർപ്പതി. ശരി.